ഗുരുഗീത അധ്യായം 18 ശ്ലോകം 29. ബുദ്ധേർഭേദം ധൃതേശ്ചൈവ ഉനതത്രിവിധം ശൃണു പ്രോച്യമാനമശേഷേണ പൃഥക്ത്വേന ധനഞ്ജയ. ബുദ്ധേർഭേദം ബുദ്ധേർഭേദം ധൃതേശ്ചൈവ ഭേദം ഗുണത സത്വാദിഗുണത ത്രിവിധം ശൃണു ഇതി സൂത്രോപന്യാസ. ബുദ്ധേർഭേദം ബുദ്ധിയുടെ ഭേദം, ബുദ്ധി മൂന്ന് തരത്തിൽ, ധൃതേശ്ച ധൃതി മൂന്ന് തരത്തിൽ, അതും എങ്ങനെയാണ് മൂന്ന് തരത്തിൽ വരുന്നത്? ഗുണത സത്വാദിഗുണത സത്വം രജസ് തമസ് ഗുണഭേദമനുസരിച്ച് ഇത് മൂന്ന് തരത്തിലുണ്ട്. ത്രിവിധം ശൃണു ഇതി സൂത്ര ഉപന്യാസ ചുരുക്കി പറയും. ഇനി പറയാൻ പോകുന്നത് ഇതിന്റെ വിശദീകരണങ്ങളാണ്. അതുകൊണ്ട് ഇവിടെ ചുരുക്കി പറഞ്ഞു, ബുദ്ധിയും ധൃതിയും മൂന്ന് തരത്തിലുണ്ട്. പ്രോച്യമാനം കഥ്യമാനം അശേഷണ നിരവശേഷത, അത് അശേഷേണ പൂർണമായും നടത്തും. കഥ്യമാനം അശേഷേണ പ്രോച്യമാനം പൂർണമായും അതിനെ പറയാം, വ്യക്തമായി പറയാം. യഥാവത് പ്രസക്തേന വിവേകത വേർതിരിച്ച് സാത്വിക ബുദ്ധി രാജസ ബുദ്ധി താമസ ബുദ്ധി, സാത്വിക ധൃതി രാജസ ധൃതി താമസ ധൃതി എന്നിങ്ങനെ വിവേകത വേർതിരിച്ച് പറയാം. ധനഞ്ജയ ദിഗ്വിജയ മാനുഷം ദൈവം ച പ്രഭൂതം ധനം അജയത്തേന അസൌ ധനഞ്ജയോ അർജുന. അർജുനന് ഇവിടെ ധനഞ്ജയൻ എന്ന് പേര് വരാൻ എന്താണ് കാരണം? ധനത്തെ ജയിച്ചവൻ പറയുന്ന ദിഗ്വിജയെ, ദിഗ്വിജയത്തിൽ മനുഷ്യവും ദൈവവുമായിട്ടുള്ള പ്രഭൂതം ധനം അജയൻ, ധാരാള സമ്പത്ത് നേടി അജയൻ നേടി. മനുഷ്യവും ദൈവവുമായിട്ടുള്ള സമ്പത്തിനെ കുറിച്ച് രണ്ടാം അധ്യായത്തിൽ ഭാഷ്യത്തിൽ ഭാഷ്യകാരൻ പറഞ്ഞിട്ടുണ്ട്. വിത്തം വിപ്രകാരം വിത്തം മനുഷ്യം ദൈവം ച മനുഷ്യം കർമ്മ ഇത്തരം ലോക സാധ്യം എന്നെല്ലാം പറഞ്ഞ് അവിടെ ഭാഷ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിനോടെ സൂചിപ്പിക്കുകയാണ്, പിതൃലോകപ്രാപ്തിക്ക് ഉതകുന്നത് മനുഷ്യം വിത്തവും ദേവലോകപ്രാപ്തിക്ക് ഉതകുന്നത് ദൈവം വിത്തവും എന്നിങ്ങനെ രണ്ടു തരത്തിലുള്ള വിത്തത്തെ കുറിച്ച് പറയുന്നു. പക്ഷേ എല്ലാ തരത്തിലുമുള്ള സമ്പത്തിനെ ആർജിച്ചു ധനം അജയൻ, അതുകൊണ്ടാണ് ധനഞ്ജയൻ എന്ന് പേര് വന്നത്. ജനാസു ധനഞ്ജയോ അർജുന പറഞ്ഞിവിടെ ബുദ്ധിയുടെയും ധൃതിയുടെയും ഭേദങ്ങളെ കുറിച്ചെടുത്ത് പറയുന്നു. അതിൽ നേരത്തെ പറഞ്ഞ് ജ്ഞാനത്തെ കുറിച്ച് പറഞ്ഞു, ജ്ഞാനം കർത്ത കർമ്മം മുമ്പ് പറഞ്ഞു മൂന്ന് തരത്തിൽ. ഇവിടെ ബുദ്ധിയെക്കുറിച്ച് വീണ്ടും പറയുന്നു. ജ്ഞാനവും ബുദ്ധിയും സാധാരണ ഒന്നായിട്ടാണ് പറയുന്നത്, പക്ഷെ ഇവിടെ ജ്ഞാനവും ബുദ്ധിയും രണ്ടായിട്ട് പറയുന്നു. കാരണം ഇവിടെ ജ്ഞാനം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു വേഗത്വജ്ഞാനം, സാത്വികജ്ഞാനം, നാനാത്വജ്ഞാനം, രാജസജ്ഞാനം, സങ്കുചിതമായ ജ്ഞാനം, തമസജ്ഞാനം, അങ്ങനെ ജ്ഞാനം മൂന്നായി അവിടെ പറഞ്ഞു. ഇവിടെ പറയുമ്പോൾ ബുദ്ധി മൂന്ന് തരത്തിൽ പറയുകയാണ്. അപ്പം ജ്ഞാനവും ബുദ്ധിയും വേറെ വേറെ കണ്ടുകൊണ്ടാണ് പറയുന്നത്. അതിനിവിടെ ഓരോ വ്യാഖ്യാതാക്കളും ജ്ഞാനവും ബുദ്ധിയും തമ്മിലൂടെ വേർതിരിച്ച് പറയുന്നുണ്ട്. ഇവിടെ ഭാഷ്യകാരം പറയും, ജ്ഞാനം എന്ന് പറഞ്ഞാൽ ബുദ്ധിയുടെ വൃത്തികളാണ്. ഇവിടെ ബുദ്ധി എന്ന് പറഞ്ഞാൽ വൃത്തിയോടുകൂടിയ ജ്ഞാനം, അങ്ങനെയെല്ലാം ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ പറയുന്നുണ്ട്. എന്താണ് അതിനിവിടെ വിശദീകരിക്കുന്നു മൂന്ന് തരത്തിൽ. ബുദ്ധേർഭേദം ധൃതേശ്ചൈവ ഗുണതസ്ത്രവിധം ശൃണു പ്രോച്യമാനം അശേഷേണ പൃഥക്ത്വേന ധനഞ്ജയ പ്രവൃത്തിം ച നിവൃത്തിം ച കാര്യാകാര്യേ ഭയാഭയേ ബന്ധം മോക്ഷം ജയാവേതി ബുദ്ധി സാപാർത്ഥ സാത്വികി പ്രവൃത്തിം ച പ്രവൃത്തി പ്രവർത്തനം ബന്ധഹേതു കർമ്മമാർഗ ശാസ്ത്രവിഹിത വിഷയ പ്രവൃത്തി എന്ന് പറയുന്നത് പ്രവർത്തനം ബന്ധഹേതു ബന്ധത്തിന് ഹേതുവായിരിക്കുന്ന കർമ്മത്തെയാണ് ഇവിടെ പ്രവൃത്തി എന്ന് പറയുന്നത്. നിങ്ങൾ അഭ്യുദയത്തിന് സാധനമായിരിക്കുന്നതെന്ന് രാമാനുജാചാര്യർ പറയും. അത് ബന്ധഹേതുവാണ് കർമ്മമാർഗം എന്ന് പറയുന്നത്. അത് ശാസ്ത്രവിഹിത വിഷയ ശാസ്ത്രത്തിൽ വിധിച്ചിട്ടുള്ളതാണ്. എന്നാലും അത് സ്വർഗാദി ഫലങ്ങളെ ഉണ്ടാക്കുന്നു, അതുകൊണ്ട് അത് ബന്ധത്തിന് കാരണമാണ്. നിവൃത്തിയും നിവൃത്തിർ മോക്ഷഹേതു, നിവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അത് മോക്ഷത്തിന് ഹേതുവാണ്. പ്രവൃത്തിക്ക് നേരെ വിപരീതമാണ് നിവൃത്തി എന്ന് പറയുന്നത്. സന്യാസമാർഗ ഭാഷകാരം പറയുന്നത് സന്യാസമാർഗമാണ്, മോക്ഷഹേതുവായിരിക്കുന്ന സന്യാസമാർഗം. അവിടെ ഭാഷകാരൻ സന്യാസമാർഗം എന്ന് ഉദ്ദേശിക്കുന്നത് സർവകർമ്മ സന്യാസം, കർമ്മങ്ങളുടെ സ്വരൂപത്യാഗമാണ് ഭാഷകാരൻ ഉദ്ദേശിക്കുന്നത്. അതാണ് മോക്ഷഹേതുവായി പറയുന്നത്. ഗീതാകാരന്റെ അഭിപ്രായം അനുസരിച്ച് ത്യാഗവും സന്യാസവും എന്താണെന്നെല്ലാം മുമ്പ് വിശദീകരിച്ചു കഴിഞ്ഞു. ബന്ധ മോക്ഷ സമാന വാക്യത്വാ പ്രവൃത്തി നിവൃത്തി കർമ്മസന്യാസമാർഗവും ഇതി അവഗമ്യതേ. തന്റെ ഏറ്റവും പ്രധാനമായ സിദ്ധാന്തത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഭാഷകാരൻ. ബന്ധമോക്ഷ സമാന വാക്യത്വാ ബന്ധം അല്ലെങ്കിൽ മോക്ഷം എന്ന് പറയുന്നതിന് തുല്യമാണെന്ത് പ്രവൃത്തി നിവൃത്തി എന്ന് പറയുന്നത്. ഭാഷകാരൻ പറയുന്നു പ്രവൃത്തി എന്ന് പറഞ്ഞാൽ നമുക്ക് ബന്ധമെന്ന് പറയാം, ബന്ധത്തിന്റെ പര്യായ പദമാണ് പ്രവൃത്തി. നിവൃത്തി എന്ന് പറഞ്ഞാലോ നമുക്ക് മോക്ഷമെന്നും പറയാം, രണ്ടും ഒരുപോലെയാണ്. കർമ്മസന്യാസമാർഗവും ഒന്ന് കർമ്മമാർഗം മറ്റൊന്ന് സന്യാസമാർഗം. അതിൽ ഭാഷ്യകാരനും ഗീതാകാരനും തമ്മിലുള്ള വ്യത്യാസം ഭാഷ്യകാരൻ പറയുന്നു സർവകർമ്മ സന്യാസമാണ് നിത്യനൈമിത്തിക കാമ്യ നിഷിദ്ധ കർമ്മങ്ങളുടെ സന്യാസം. അതാണ് ഭാഷ്യകാരനെ സംബന്ധിച്ച് നിവൃത്തി. ഗീതാകാരനെ സംബന്ധിച്ചിടത്തോളം എന്താണ് കാര്യമിത്യ വയത്കർമ്മ നിയതം ക്രിയതർജുന എന്ന് പറഞ്ഞാണ് ഗീതാകാരനെ സംബന്ധിച്ച് സന്യാസം. രണ്ടും തമ്മിലുള്ള വ്യത്യാസം അങ്ങനെയുള്ള രണ്ട് കർമ്മ സന്യാസ മാർഗവും എന്ന് ഇവിടെ മനസ്സിലാക്കണം എന്നാണ് പ്രവൃത്തിയും നിവൃത്തിയും. കാര്യാകാര്യെ ബുദ്ധിയെ കുറിച്ച് പറയുകയാണ്, പ്രവൃത്തിയെയും നിവൃത്തിയെയും അറിയുന്ന ബുദ്ധി, ഇന്നതാണ് പ്രവൃത്തി ഇന്നതാണ് നിവൃത്തി എന്നറിയുന്ന ആ ബുദ്ധി, അതാണ് സാത്വികമായ ബുദ്ധി എന്നാണ്. കാര്യാകാര്യ കാര്യം എന്ന് പറഞ്ഞാൽ വിഹിതമായത്, അകാര്യമെന്ന് പറഞ്ഞാൽ പ്രതിഷിദ്ധമായത്, നിഷിദ്ധമായ കർമ്മങ്ങൾ. അത് രണ്ടു തരത്തിലും ലൗകിക വൈദിക അത് ലൗകികമായതുമാകാം വൈദികമായതും ആകാം. വൈദികം എന്ന് പറയുമ്പോൾ വേദത്തിൽ വിധിച്ചിട്ടുള്ളത് അത് മാത്രമേ വൈദികമാകൂ, അതൊഴികെ ബാക്കി പറഞ്ഞിട്ടുള്ളതെല്ലാം ലൗകികമാണ്. ബാക്കി പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുമ്പോൾ മറ്റ് സ്മൃതികൾ പുരാണങ്ങൾ ഇതിഹാസങ്ങൾ എല്ലാം വരുന്നത് സ്മൃതികളെല്ലാം ലൗകികത്തിൽപ്പെടുന്നതാണ്. വേദത്തിൽ പറഞ്ഞിട്ടുള്ളത് മാത്രം വേദവാക്യങ്ങളിലൂടെ പറയുന്നത് മാത്രമേ വൈദികമാകത്തുള്ളൂ. വേദവാക്യങ്ങളല്ലാതെ മനുഷ്യർ ഉപയോഗിക്കുന്ന വാക്യങ്ങളൊന്നും വൈദികമാകത്തില്ല. അതിനെല്ലാം വൈദികത്തിന്റെ താല്പര്യമുണ്ടെങ്കിൽ അതിനെ വേദമൂലം എന്ന് പറയും, പക്ഷെ വൈദികം എന്ന് പറയത്തില്ല. ഇപ്പോൾ വേദത്തിൽ പറഞ്ഞിട്ടുള്ള ആ വിഹിത നിഷിദ്ധ കാര്യങ്ങൾ സ്വർഗകാമോ യജേത അതാണ് അവിടെ വിഹിതമായിരിക്കുന്നത്. നിഷിദ്ധമായ കർമ്മങ്ങൾ പലതും അവിടെ പറയുന്നുണ്ട്. അത് നിഷിദ്ധ കർമ്മങ്ങൾ. അഭിചാര കർമ്മങ്ങളും മറ്റുമൊക്കെ നിഷിദ്ധമായി പറയുന്നുണ്ട്, ചെയ്യരുത്, അതൊക്കെ നിഷിദ്ധമായ കർമ്മങ്ങളാണ്. ശയനയാഗം എന്നെല്ലാം പറയുന്ന യാഗങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, അതെല്ലാം നിഷിദ്ധ കർമ്മങ്ങൾ. അതാണ് വൈദികമായ വിഹിതവും നിഷിദ്ധവും. ലൗകികമായി വിഹിതമെന്നും നിഷിദ്ധമെന്നും പറയുന്നത് ഓരോരോ കാലങ്ങളിൽ ആചാര്യന്മാർ നിർദ്ദേശിക്കുന്നത് മറ്റ് ഗ്രന്ഥങ്ങളിലെല്ലാം പറഞ്ഞിട്ടുള്ളത് അതെല്ലാം ലൗകികമായ വിഹിത നിഷിദ്ധമായതാണ്. ശാസ്ത്രബുദ്ധേഹേ രണ്ടായാലും ശരി, ശാസ്ത്രബുദ്ധിയാൽ രണ്ട് ശാസ്ത്രമാണ്, വൈദികമായാലും ലൗകികമായാലും ഒരു ശാസ്ത്രമാണ്. കർത്തവ്യ അകർത്തവ്യേ കരണാകരണേ ഉള്ള ബുദ്ധി, കർത്തവ്യ അകർത്തവ്യത്തിൽ കാര്യാകാര്യേ ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യാൻ പാടില്ല. അത് വേദത്തിലൂടെ മനസ്സിലാക്കിയാലും ശരി മറ്റേതെങ്കിലും ലൗകിക ഉപായത്തിലൂടെ മനസ്സിലാക്കിയാലും ശരി, ആ അറിവ് അത് സാത്വികമായ ബുദ്ധിയാണ്. ദേശകാലാദ്യപേക്ഷയ ദൃഷ്ടാദിഷ്ടാർത്ഥാനാം കർമ്മണ, അതിവിടെ ഭാഷകാരം പ്രത്യേകിച്ച് പറയുന്നു. എന്താണ് എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട, എന്താണ് പ്രവൃത്തി എന്താണ് നിവൃത്തി എന്നുള്ളത് ദേശകാലാദ്യപേക്ഷയ ദേശകാലങ്ങളെ അപേക്ഷിച്ച് വേണം. ദുഷ്ടാദിഷ്ടാർത്ഥാനാം കർമ്മണം, ദുഷ്ടവും അദുഷ്ടവുമായ പ്രയോജനമുള്ള കർമ്മങ്ങൾ. വൈദികമായാലും ശരി ലൗകികമായാലും ശരി കർമ്മങ്ങൾ രണ്ടു തരത്തിൽ പ്രയോജനമുള്ളതാണ്. ഒന്ന് ദുഷ്ടമായ പ്രയോജനവും എന്നുവെച്ചാൽ പ്രത്യക്ഷമായ പ്രയോജനമുള്ളത്, ഈ ലോകത്ത് പ്രവർത്തിക്കുന്നു ഫലം നമ്മൾ കാണുന്നു, ദുഷ്ടമായ പ്രയോജനമുള്ളത്. അദുഷ്ടമായ പ്രയോജനമുള്ളത് അദൃഷ്ടം സ്വർഗം തുടങ്ങിയ പ്രയോജനമുള്ളത് യാഗവും മറ്റും ചെയ്യുന്നു. ഈ കർമ്മങ്ങളുടെ എന്താണ് കാര്യാകാര്യങ്ങൾ, എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നുള്ളത് ദേശകാലാദികളെ അപേക്ഷിച്ചാണ്. ദേശകാലാദി അപേക്ഷയ ദേശകാലങ്ങളെ അപേക്ഷിച്ചാണ് എന്നാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് വൈദികമായ കാര്യങ്ങളെ സംബന്ധിച്ചും ലൗകികമായ കാര്യങ്ങളെ സംബന്ധിച്ചും ചേർത്ത് പറയുകയാണ്. ദേശകാലങ്ങൾക്ക് അപേക്ഷിച്ച് വേണം ആ കർമ്മങ്ങളെ സംബന്ധിച്ച് എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ടെന്ന് തീരുമാനിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ എന്താണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ഈ ദേശത്ത് ഈ കാലത്ത് അത് യോഗ്യമല്ലെങ്കിൽ അത് സ്വീകരിക്കരുത്. അപ്പോൾ അത് സ്വീകരിക്കരുത് എന്ന് കരുതുന്നത് അവരുകൂടി അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. അതാണ് ഇവിടെ പറയുന്നത് ദേശകാലാദ്യപേക്ഷയ ദുഷ്ടാദിഷ്ടാർത്ഥന കർമ്മണ കർത്തവ്യ കർത്തവ്യം. അതുകൊണ്ട് പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നതെല്ലാം ഒരക്ഷരം പോലും തെറ്റാതെ അതുപോലെ ഏത് കാലത്തും ചെയ്യണമെന്ന് എഴുതിയവർക്കൊന്നും താല്പര്യമില്ല. കാരണം അവർക്കും അറിയാം എന്താണോ കാലങ്ങൾ മാറുമ്പോൾ കർത്തവ്യ കർത്തവ്യങ്ങൾ കാര്യാകാര്യങ്ങൾക്കെല്ലാം മാറ്റങ്ങൾ വരും എന്നുള്ളത് എഴുതിയവർക്കും അറിയാം. അത് ആ രീതി വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതിവിടെ ഉപഭാഷകാരൻ വ്യക്തമായി പറയുകയാണ്, ദേശകാലങ്ങളെ അപേക്ഷിച്ച് വേണം കാര്യാകാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് എന്ന് പറയുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പല സന്ദർഭങ്ങളും വരുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്നതൊന്നും കാലത്തിന് നിരക്കുന്നതല്ല എന്ന് നമ്മൾ പറയുന്നത് ചർച്ച ചെയ്യുന്നു. അതുകൊണ്ട് അവർ പണ്ടെന്തോ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇന്നും നമ്മളത് ചെയ്യണമെന്ന് വാശി പിടിക്കുന്നത് വിവരക്കേടാണ്. ഇവർ പറഞ്ഞിട്ടുള്ളതെല്ലാം ശരിയാണ്, ശരിയെന്ന് പറഞ്ഞാൽ ഏത് കാലത്തേക്ക് ശരിയാണ് എന്നൊന്നുമില്ല. ഇവിടെ പറയുന്നുണ്ടല്ലോ കാലത്തിന് മാത്രമല്ല ദേശത്തിന്, ദേശങ്ങൾക്കനുസരിച്ചും കാര്യാകാര്യങ്ങൾ മാറുന്നു, തെറ്റ് ശരിയും മാറുന്നു. ഒരു ദേശത്ത് പറഞ്ഞത് വേറെ ദേശത്ത് യോജിക്കത്തില്ല, ഒരു കാലത്ത് പറഞ്ഞത് വേറൊരു കാലത്ത് യോജിക്കുന്നില്ല. അതുകൊണ്ട് വിശേഷിച്ചും ചാതുർവർണ്ണിയം പോലെയുള്ള കാര്യങ്ങളിൽ ശങ്കരാചാര്യർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഭാഷകാരം പറയുന്ന രീതി അനുസരിച്ച് തന്നെ ഇന്നത്തേക്കുള്ള കാര്യങ്ങളല്ല, ഈ കാലത്തേക്ക് വേണ്ടി സ്വീകരിക്കേണ്ട കാര്യങ്ങളല്ല, അതെല്ലാം ആ കാലത്തേക്ക് പറഞ്ഞതാണ്. ഇത്രയാണ് ഞാനും പറയുന്നത്, ഇതുവരെയും പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ അത് മനസ്സിലാക്കാനുള്ള വിവേകം വേണം, തിരിച്ചറിവ് വേണം. അപ്പൊ ഇതിൽ നിന്ന് നമ്മളത് വ്യക്തമായി മനസ്സിലാക്കുക. ദേശകാലങ്ങളനുസരിച്ചേ സ്വീകരിക്കാവൂ. അല്ലാതെ ഒരു ആചാര്യം പറഞ്ഞു അതുകൊണ്ടത് നമ്മൾ സ്വീകരിക്കണം, അത് സ്വീകരിച്ചില്ലെങ്കിൽ അത് ആചാര്യനെ നിന്ദിക്കുന്നതാണ്, നിഷേധിക്കുന്നതാണ്, ധിക്കാരമാണെന്നൊന്നും അല്ല മനസ്സിലാക്കേണ്ടത്. അവര് തന്നെ അതാണ് മുനീനാം ഉത്തരോത്തരം പ്രമാണം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു മുനി പറഞ്ഞത് എത്രയോ തവണ ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. കാലങ്ങൾ മാറുമ്പോൾ ഈ ആചാരങ്ങളെല്ലാം മാറുന്നു. അപ്പോൾ എല്ലാം പഴയകാലത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം അക്ഷരം പ്രതി അതുപോലെ സ്വീകരിക്കുക. അങ്ങനെ സ്വീകരിക്കാതിരുന്നാൽ അത് അവരെ കുറിച്ചുള്ള നിന്ദയാണെന്ന് കരുതുന്നത് എന്താണ്? താമസ ബുദ്ധിയാണ് ഇനി പറയും. അതല്ല, അത് അതല്ല ആവശ്യമുള്ളതെ സ്വീകരിക്കാവൂ. ഏതാചാര്യം പറയുന്നതും കാലം ചെല്ലുമ്പോൾ അത് കാലഹരണപ്പെട്ടു പോകും. ഏതെങ്കിലും കാര്യങ്ങൾ കാലഹരണപ്പെടാതിരിക്കത്തില്ല. കാരണം കാലം മാറിക്കൊണ്ടിരിക്കുന്നു, കാലം പരിണമിച്ചുകൊണ്ടിരിക്കുന്നു, സമൂഹം പരിണമിച്ചുകൊണ്ടിരിക്കുന്നു, മനുഷ്യന്റെ ചുറ്റുപാടുകളെല്ലാം മാറുന്നു. അതനുസരിച്ച് കാര്യകാര്യങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ധർമ്മവും നീതിയും ഒന്നും എക്കാലത്തേക്കും ആർക്കും പറയാൻ കഴിയാത്തത്. അതുകൊണ്ട് ചാതുർവർണ്ണയത്തെ സംബന്ധിച്ചൊക്കെ ശങ്കരാചാര്യർ പറഞ്ഞിട്ടുള്ള പരമാബദ്ധങ്ങൾ എല്ലാ കാലവും സ്വീകരിക്കണമെന്ന് പറയുന്നത് വളരെ വിഡ്ഢിത്തമാണ്. അത് വരാതിരിക്കാൻ തന്നെ ഇപ്പൊ ആചാര്യസ്വാമികൾ പറയുന്നു ദേശകാലങ്ങൾക്കനുസരിച്ച് സ്വീകരിച്ചാൽ മതി. അപ്പോൾ അത് താൻ പറഞ്ഞതിനെ സംബന്ധിച്ച് അത് മതി. അങ്ങനെ വരുമ്പോൾ നമ്മൾ ധരിക്കുന്ന എന്താണ്? അതവരെ നമ്മൾ നിന്ദിക്കുന്നതായിട്ടാണ് അവർ പറഞ്ഞത്. അതുകൊണ്ട് അവരെ പിന്നെ തെറ്റായി വ്യാഖ്യാനിച്ച് കാലത്തിനനുസരിച്ച് മാറ്റാനാണ് മറ്റു ചില ബുദ്ധിമാന്മാരെ ശ്രമിക്കുന്നത്. അവർ പറഞ്ഞതിനെ തെറ്റായി വ്യാഖ്യാനിക്കുക, തെറ്റായി വ്യാഖ്യാനിച്ചിട്ട് നമ്മുടെ കാലത്തിനനുസരിച്ചാക്കുക. ശങ്കരാചാര്യർ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞ് ജന്മം കൊണ്ടാണ്. അത് നമ്മുടെ കാലത്തിനനുസരിച്ച് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളതിനെ കർമ്മം കൊണ്ടൊന്നും മാറ്റുന്നു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എവിടെയാണോ ജന്മം കൊണ്ട് ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ അത് ജന്മം കൊണ്ട് തന്നെ സ്വീകരിക്കുക. ബ്രാഹ്മണ്യം ജന്മം കൊണ്ടും ഉണ്ട് എന്ന് പറയുന്ന ഒരു വാസ്തവം തന്നെയാണ്. അത് അസംബന്ധമല്ല. കർമ്മം കൊണ്ടും വരാം, ജ്ഞാനം കൊണ്ടും വരാം, അത് മറ്റൊരു കാര്യം. ഇത് രണ്ടും മനസ്സിലാക്കണം. ഇത് രണ്ടും മനസ്സിലാക്കാതെ നമ്മൾ ഇത്തരം കാര്യങ്ങളെ കാലവ്യത്യാസം മനസ്സിലാക്കാതെ മനസ്സിലാക്കാൻ പോകുന്നതാണ് അബദ്ധം. അത് അത് ഈ ഭാഗം അത് ഓർത്തു വയ്ക്കണം. ദേശകാലങ്ങൾക്കനുസരിച്ച് വേണം കാര്യകാര്യങ്ങൾ നിശ്ചയിക്കേണ്ടത്. അങ്ങനെ നമ്മൾ നിഷ്പക്ഷമായി ചിന്തിച്ച് മനസ്സിലാക്കുമ്പോൾ അത് ഒരു ആചാര്യനെ നിന്ദിക്കുന്നതൊന്നും ആകത്തില്ല എന്നാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കണം. പറഞ്ഞാലും മനസ്സിലാകുമെന്നറിയത്തില്ല, എന്നാലും മനസ്സിലാക്കാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ദേശകാലാദ്യപേക്ഷയ ദൃഷ്ടാദൃഷ്ടാർത്ഥാനാം കർമ്മണാം കർത്തവ്യ കർത്തവ്യ എന്നാണ്. ഓരോ കാലദേശങ്ങൾക്കനുസരിച്ച് ഏതു തരത്തിലുള്ള കർമ്മങ്ങളായാലും അതിന്റെ കർത്തവ്യ കർത്തവ്യങ്ങൾ നിർവഹിക്കണം. അപ്പൊ അതുകൊണ്ട് ആചാര്യനൊരു ന്യൂനതയല്ലേ അങ്ങനെ പറയുന്നതല്ല, അത് വരാതിരിക്കാനാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഒരാൾ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ സ്വീകരിച്ചില്ല എന്ന് വിചാരിച്ച് അതവരുടെ ന്യൂനതയല്ല, അതൊന്നും ആചാര്യന്മാരുടെ ന്യൂനതയല്ല എന്നർത്ഥം. അത് സ്വീകരിക്കാതിരിക്കുന്ന അവരെ കുറിച്ചുള്ള നിന്ദയുമല്ല. പിന്നെ ഈ പറയുന്നതൊക്കെ സ്വന്തം ഗുരു പറയുന്നത് പോലും അനുസരിക്കാൻ തയ്യാറല്ലാത്ത ആൾക്കാരാണ് ഇതിലൊക്കെ വാശി പിടിക്കുന്നു. അതുപോലും മനസ്സിലാക്കാനോ അനുസരിക്കാനോ ഉള്ള ശേഷിയില്ലാത്തവർ, ബുദ്ധിയില്ലാത്തവരാണ് പറയുന്നത് ശങ്കരാചാര്യർ പറഞ്ഞത് അതുപോലെ സ്വീകരിക്കണം. അപ്പോ അപ്പറയുന്നൊന്നും ഒരിക്കലും ആത്മാർത്ഥമായിട്ടോ സത്യസന്ധമായിട്ടോ അല്ല. എന്തായാലും നമ്മുടെ കാലത്തിന് യോജിക്കാത്ത എന്തെങ്കിലും കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ വ്യക്തമായി മനസ്സിലാക്കി അതിനെ തള്ളിക്കളയാ വേണ്ടത്. അത് ഏതാചാര്യം പറഞ്ഞതായാലും ശരി, അത് വ്യാസനായാലും ശരി, ശങ്കരാചാര്യരായാലും ശരി, ആരായാലും ശരി, അതിന് വ്യാഖ്യാനിച്ച് വഷളാക്കി പിന്നെ നന്നാക്കേണ്ട കാര്യമൊന്നുമില്ല. വ്യാഖ്യാനിച്ച് ശരിയാക്കാമെങ്കിൽ ശരിയാക്കാം. അങ്ങനെയുണ്ട്. അതും പറയുന്നുണ്ട് എന്താണ്, ശാസ്ത്രങ്ങൾ കാലാനുസൃതമായി വ്യാഖ്യാനിക്കണമെന്ന്. അപ്പൊ കാലാനുസൃതമായി വ്യാഖ്യാനിക്കണമെങ്കിൽ ആ വ്യാഖ്യാനിക്കത്തക്ക രീതിയിലായിരിക്കണം. സ്പഷ്ടമായും അങ്ങനെ വ്യാഖ്യാനിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ കഷ്ടപ്പെട്ട് വ്യാഖ്യാനിക്കേണ്ട കാര്യമൊന്നുമില്ല, അതിനെ തള്ളിക്കളയുക. അതാണ് വ്യാഖ്യാനിച്ച് ശരിയാക്കുന്നതിനും നല്ലത്. അപ്പോൾ അങ്ങനെ തള്ളിക്കളയേണ്ട ഒരുപാട് ഭാഗങ്ങൾ വേദത്തിലും സ്മൃതികളിലും പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും എല്ലാം ഉണ്ട്. ഇന്നത്തെ കാലത്തിനും ഒന്നും നിരകാത്ത കാര്യങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ വരുന്ന കാര്യങ്ങൾ എല്ലാ ശാസ്ത്രങ്ങളിലും ഉണ്ട്. അത് തള്ളിക്കളയേണ്ട തന്നെ വേണം. ഏത് കാലത്തും നിലനിൽക്കുന്ന മൂല്യങ്ങൾ എല്ലാ ശാസ്ത്രങ്ങളും പറയുന്നുണ്ട്. അതേ നമുക്ക് സ്വീകരിക്കാൻ പറ്റും. മനുഷ്യന്റെ ആചാരം തുടങ്ങിയ എടുത്ത് വായിച്ചു നോക്കുക. നമുക്ക് കേട്ടാൽ വളരെ തമാശ തോന്നുന്ന കാര്യങ്ങളുണ്ട്. ഒരുപാട് വിഡിതങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് സ്മൃതികളും. അതൊന്നും നമുക്ക് സ്വീകരിക്കാൻ പറ്റത്തില്ല. വ്യാഖ്യാനിച്ചോട്ട് ശരിയാക്കാനും ഒക്കത്തില്ല. പിന്നെ ഇത് വ്യാഖ്യാനിക്കുന്നവരും ഈ പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ളവരുമല്ല. അതാണ് ഏറ്റവും വിചിത്രമായിട്ടുള്ളത്. വായിച്ചാലൊന്നും വ്യാഖ്യാനിച്ച് ശരിയാക്കാൻ ഒക്കത്തുമില്ല. അതിന് യാതൊരു ദാക്ഷിണ്യം വിചാരിക്കേണ്ട, തള്ളിക്കളയുക. ആവശ്യമുള്ളത് മാത്രം സ്വീകരിക്കുക. അതിനുവേണ്ടിയാണ് ഈ പറഞ്ഞിരിക്കുന്നത്, ദേശകാലങ്ങൾക്കനുസരിച്ച് സ്വീകരിച്ചാൽ മതി എന്നിവിടെ പറഞ്ഞിരിക്കുന്ന അതാണ്. ഭയാഭയേ വിവേദി അസ്മാദിതി ഭയം ചോരവ്യാഘ്രാദി തദ്വിപരീതം അഭയം ഭയം ച അഭയം ച ഭയാഭയേ. എന്താണ് ഭയം, എന്താണ് അഭയം എന്നറിയുന്നതും സാത്വികമായ ബുദ്ധിയാണ്. ഇതെല്ലാം പറയുന്നത് ആ സാത്വിക ബുദ്ധിയുടെ വിവേകത്തെക്കുറിച്ചാണ്. അവനറിയാം എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത്. ഭയം വിഭേദി അസ്മാദിതി ഭയം ചോരവ്യാഘ്രാദി തദ്വിപരീത അഭയം. എന്താണ് ഇവിടെ ഭയക്കേണ്ടതെന്നറിയുന്ന ബുദ്ധി. അത് ഉദാഹരണം പറഞ്ഞു, ചോരവ്യാഘ്രാദികളാണ് ഭയക്കേണ്ടത്. പൊതുവായി ലൗകികമായ രീതിയിൽ പറയുകയാണ്. അങ്ങേറ്റം എന്നാൽ സംസാരം വരെ ഭയക്കേണ്ടതാണ്. സംസാരം ഒരു മുമുക്ഷുവിനെ സംബന്ധിച്ചിടത്തോളം അത് ഭയക്കേണ്ടതാണ്. തദ്വിപരീതം അഭയം, അതിന് വിപരീതമായി വരുന്നത് അഭയം. ആത്മവിദ്യ തുടങ്ങിയ കാര്യങ്ങൾ അഭയമാണ്. ഭയം ച അഭയം ച ഭയാഭയേ, അതറിയുന്നവൻ എന്നാണ്. അതോടെ വ്യക്തമായി അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിലും നമുക്ക് മനസ്സിലാക്കാം. എന്താണ് ഒരു ജിജ്ഞാസുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഭയക്കുന്നത്? ഈ സംസാരത്തെ തന്നെ. ആത്മവിദ്യയ്ക്ക് പ്രതികൂലമായിരിക്കുന്നതൊക്കെ അവന് ഭയത്തെ ഉണ്ടാക്കുന്നു. ബന്ധനം ഭയത്തെ ഉണ്ടാക്കുന്നതാണ്. അഭയം എന്താണ്? ആത്മവിദ്യ അഭയത്തെ നൽകുന്നു. ഈശ്വരീയമായ കാര്യങ്ങൾ എല്ലാം തന്നെ അവന് അഭയത്തെ നൽകുന്നു. അങ്ങനെ ഭയത്തെയും അഭയത്തെയും മനസ്സിലാക്കുന്നു. ദുഷ്ട അദൃഷ്ട വിഷയോ ഭയാഭയോ കാരണേ ഇവിടെ പറയുന്നു. രണ്ടു തരത്തിലും പറയുന്നു. ദുഷ്ട അദൃഷ്ട വിഷയങ്ങൾ, പ്രത്യക്ഷമായിട്ടുള്ള അപ്രത്യക്ഷമായിട്ടുള്ള ഭയവും ഭയകാരണങ്ങളും. ഭയകാരണങ്ങളും നമുക്കറിയാൻ വയ്യാത്ത ഭയകാരണങ്ങളുണ്ട്, അറിയാവുന്ന ഭയകാരണങ്ങളുണ്ട്. ഭയാഭയോഹു കാരണേ, ഭയാഭയങ്ങളുടെ കാരണങ്ങളെ അറിയുക. അതിനെ അറിയുന്നവൻ ബന്ധം സഹേതുകം മോക്ഷം ച സഹേതുകം യാവേത്തി. അവസാനമായി പറയുന്ന എന്താണ് ചുരുക്കത്തിൽ? അതറിയുന്നവൻ എന്താണ് ബന്ധം, എന്താണ് ബന്ധത്തിന് കാരണം, എന്താണ് മോക്ഷം, എന്താണ് മോക്ഷത്തിന് കാരണം എന്ന് യാവേത്തി വിജാനാദി. ആരാണോ അറിയുന്നത് സാ ബുദ്ധി സാത്വികി, ആ ബുദ്ധി സാത്വികമായ ബുദ്ധിയാണ്. ബന്ധമോക്ഷങ്ങളെയും ബന്ധമോക്ഷങ്ങളുടെ കാരണത്തെയും അറിയുന്നത്. ഇവിടെ പറയുന്ന ഒരു പ്രധാന കാരണം, ഒരാൾ ആധ്യാത്മികമായ സാധനകളിൽ പ്രവർത്തിക്കുന്നു, ആധ്യാത്മികമായ മാർഗത്തിൽ സഞ്ചരിക്കുന്നുണ്ടെങ്കിലും അയാൾക്ക് ശരിയായി ബന്ധമോക്ഷങ്ങളെക്കുറിച്ചും അതിന്റെ കാരണങ്ങളെക്കുറിച്ചും അറിവുണ്ടായിരിക്കണമെന്നില്ല. അയാളുടെ ബുദ്ധി സാത്വികമായാൽ മാത്രമേ ശരിയായ മാർഗത്തിൽ അയാൾക്ക് സഞ്ചരിക്കാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ ആധ്യാത്മികമായ മാർഗത്തിൽ സഞ്ചരിക്കുന്നവരെല്ലാം സാത്വികന്മാരല്ല. രാജസ താമസ പ്രകൃതികളെല്ലാം സഞ്ചരിക്കും. ആരുടെ ബുദ്ധിയാണോ സാത്വികമായി അവസ്ഥയെ പ്രാപിച്ചിരിക്കുന്നത് അവർക്ക് മാത്രമേ അറിയാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ ഒരാൾ ആധ്യാത്മികമായ മാർഗത്തിൽ സഞ്ചരിക്കുന്നു, അതുകൊണ്ട് അയാൾ സാത്വികനാണെന്നർത്ഥമൊന്നുമില്ല. ഞാൻ ആത്മീയ മാർഗത്തിൽ സഞ്ചരിക്കുന്നു, അതുകൊണ്ട് എന്റെ ബുദ്ധി സാത്വികമെന്ന് ഒരാൾക്കും തീരുമാനിക്കാൻ കഴിയത്തില്ല. മറിച്ച് സാത്വികമായ ബുദ്ധി ഉള്ളവന് മാത്രമേ ശരിയായ മാർഗത്തിൽ സഞ്ചരിക്കാൻ പറ്റത്തുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു ബുദ്ധിയെ സ്വീകരിക്കുക, സാത്വിക ഗുണത്തെ വളർത്തുക, അതിനുവേണ്ടി ഇത് പറയുകയാണ്. അപ്പൊ സാത്വികമായ ബുദ്ധി കൊണ്ട് ഇതെല്ലാം തിരിച്ചറിയണം. എന്താണ് പ്രവൃത്തി, എന്താണ് നിവൃത്തി എന്നർത്ഥം. അത് കാലദേശങ്ങൾക്ക് അനുസരിച്ച് അറിയും വേണം. അതിപ്പോ ഭാഷ്യകാരൻ പറഞ്ഞു, എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ത്, ചെയ്യേണ്ടാത്തതെന്ത്, ഇത് കാലദേശങ്ങൾ കൊണ്ടറിയില്ല. ഒരു കാലത്ത് സാത്വികമായിരുന്നു, വേറൊരു കാലത്ത് സാത്വികമല്ലാതെ വരും. അതാണ് സർവകർമ്മ സന്യാസത്തെ കുറിച്ചുള്ള ശങ്കരാചാര്യരുടെ കാല ബുദ്ധി ആ കാഴ്ചപ്പാടെന്ന് പറയുന്നത്. ഇന്നത്തെ കാലത്തേക്ക് അത് സാത്വികമല്ല, പ്രായോഗികമല്ല എന്നത്. അത് ആ കാലത്ത് സാത്വികമായിരുന്നു, ഇന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത് അസംബന്ധമാണ്. ഇന്നത്തെ കാലത്ത് സ്വീകരിക്കേണ്ട മാർഗമാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. 18-ാം അധ്യായത്തിൽ 9-ാമത്തെ ശ്ലോകത്തിൽ അത് വ്യക്തമായി പറഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ദേശകാലങ്ങളെ അപേക്ഷിച്ച് സ്വീകരിക്കേണ്ടതിനാണ് സാത്വികമെന്ന് പറയുന്നത്. അവിടെ നമ്മൾ മനസ്സിലാക്കണം എന്താണ് ബന്ധം, എന്താണ് ബന്ധത്തിന് കാരണം, മോക്ഷം എന്താണ്, മോക്ഷത്തിന് കാരണം എന്താണ് എന്ന് പറയണം. ആ ബുദ്ധി അതാണ് സാത്വികമായിട്ടുള്ളത്. തത്ര ജ്ഞാനം ബുദ്ധിർവൃത്തി. ഇതിലുള്ള ബുദ്ധി, അതിൽ ജ്ഞാനമെന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞു, അത് ബുദ്ധിയുടെ ഒരു വൃത്തിയാണ്. ബുദ്ധി എന്ന് പറയുന്നത് അന്ധകരണം, അതിന്റെ ഒരു വൃത്തിയാണ്, അതിന്റെ ഒരു പരിണാമത്തെയാണ് നമ്മൾ ജ്ഞാനം എന്ന് പറയുന്നത്. പലതരത്തിൽ പരിണമിക്കും, അതിന്റെ ഒരു പരിണാമത്തെ ജ്ഞാനം എന്ന് പറഞ്ഞ് നേരത്തെ ചർച്ച ചെയ്തു. അത് ഏകാത്മകമായിരിക്കുമ്പോൾ അതിനെ സാത്വികം എന്ന് പറയുന്നു. സാത്വിക ജ്ഞാനം നാനാരൂപത്തിലാകുമ്പോൾ അതിനെ, അത് ആത്മവിഷയത്തിൽ, മറ്റേതെങ്കിലും വിഷയത്തിലായ പോലെ ആത്മവിഷയത്തിൽ അന്ധകരണം ഏകരൂപത്തിലാകുമ്പോൾ അതിന് സാത്വികമെന്ന് പറയുന്നു. ആ ആത്മവിഷയത്തിൽ തന്നെ ഈശ്വരനെ സംബന്ധിച്ച് തന്നെ ബുദ്ധി നാനാതരത്തിലാകുമ്പോൾ രാജസ ബുദ്ധി എന്ന് പറയുന്നു. അവിടെ തന്നെ ഏതെങ്കിലും തരത്തിൽ സങ്കുചിതമായി കഴിഞ്ഞാൽ അത് താമസമായി എന്ന് നേരത്തെ പറഞ്ഞത് ജ്ഞാനത്തെക്കുറിച്ച്. അതുകൊണ്ട് ഇവിടെ പറയുന്നത് അത്ര ജ്ഞാനം ബുദ്ധേ വൃത്തി. മുമ്പ് പറഞ്ഞ ജ്ഞാനം അതൊരു ബുദ്ധിവൃത്തിയെക്കുറിച്ച് പറഞ്ഞാണ്. ബുദ്ധിസ്തു വൃത്തിമതി, ബുദ്ധി വൃത്തിമതിയാണ് എന്ന് പറഞ്ഞാൽ ബുദ്ധി എന്ന് പറഞ്ഞാൽ വൃത്തിയോടുകൂടിയിരിക്കുന്ന അന്ധകരണത്തെയാണ് ഇവിടെ പറയുന്നത്. ആ അന്ധകരണത്തിൽ ഈ പ്രവൃത്തി നിവൃത്തിയെക്കുറിച്ച്, കാര്യ അകാര്യങ്ങളെക്കുറിച്ച്, ഭയ അഭയത്തെക്കുറിച്ച്, ബന്ധമോക്ഷങ്ങളെക്കുറിച്ചെല്ലാം നാനാവൃത്തികൾ വരാം. അങ്ങനെ നാനാവൃത്തികളോടുകൂടിയിരിക്കുന്ന ആ ബുദ്ധിയെക്കുറിച്ച് പറയുകയാണ്. അതിന്റെ സാത്വികമായ ഭാവം എന്ന് പറയുന്നത് എന്താണ്? ഇതിനെല്ലാം കുറിച്ച് ഉള്ള ശരിയായ ബുദ്ധി, ശരിയായ ധാരണയോടുകൂടിയിരിക്കുന്ന ബുദ്ധി, പ്രവൃത്തി നിവൃത്തികളെ, കാര്യ അകാര്യങ്ങളെ, ഭയമായി ബന്ധമോക്ഷങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതും ഇവിടെ നിർദ്ദേശിക്കുന്നത് എന്താണ്? ഒരു സാധകന് സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ സാധന ചെയ്യുന്നവനാണ് എന്ന് വെറുതെ അഭിമാനിച്ചിട്ട് കാര്യമില്ല. ഈ ബോധത്തോടുകൂടി വേണം അത് ചെയ്യാൻ. പ്രവൃത്തി നിവൃത്തികളെയൊക്കെ ശരിക്കറിഞ്ഞ്, കാര്യകാര്യങ്ങളെ അറിഞ്ഞ്, ഭയാഭയങ്ങളെ അറിഞ്ഞ്, ബന്ധമോക്ഷങ്ങളെ അറിഞ്ഞ് ഒരുവൻ ആത്മീയ മാർഗത്തിൽ പ്രവർത്തിക്കണം. അതിനുള്ള ബുദ്ധി ഒരുവൻ വേണം. അത് സാത്വികമായ ബുദ്ധിയിലെ ഇത് സാധ്യമാകൂ എന്ന് പറഞ്ഞ് സാത്വികമായ ബുദ്ധിയെ സ്വീകരിക്കുന്നതിന് വേണ്ടി ഇവിടെ ബുദ്ധിയുടെ ഭേദങ്ങൾ പറയുകയാണ്. അപ്പൊ തന്റെ ബുദ്ധി ഏതാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് അടുത്ത് പറയുന്നത്. പിന്നെ ഇതിനൊക്കെ ആകാം നിന്റെ ബുദ്ധി, അതിനെ കളഞ്ഞിട്ട് ഈ ബുദ്ധിയെ സ്വീകരിക്കുക, അതിനുവേണ്ടി പറയുകയാണ്. പ്രവൃത്തിഭയാഭയേ ബന്ധം മോക്ഷം ചേത്തി ബുദ്ധി സാർത്ഥ സാത്വികി. യയാ ധർമ്മം അധർമ്മം ച കാര്യം ച കാര്യമേവ ച അയഥാവത് പ്രജാനാതി ബുദ്ധിസ്സ പാർത്ഥ രാജസി യയാ ധർമ്മം ശാസ്ത്രചോദിതം അധർമ്മം ച തത് പ്രതിഷിദ്ധം കാര്യം ച അകാര്യമേവ ച പൂർവോക്തേവ കാര്യാകാര്യേ അയഥാവത് ന യഥാവത് സർവതോ നിർണയേന ന പ്രജാനാതി ബുദ്ധി സ പാർത്ഥ രാജസി. സാധാരണ ബുദ്ധിയെക്കുറിച്ച് പറയുകയാണ്, ഏതൊരു ബുദ്ധി കൊണ്ടാണോ ധർമ്മം ശാസ്ത്രചോദിതം അധർമ്മം ച തത് പ്രതിഷിദ്ധം, ശാസ്ത്രചോദിതമായ ധർമ്മത്തെ അത് ശരിയായി മനസ്സിലാക്കുക. അധർമ്മം എന്ന് പറയുന്നതോ അത് നിഷേധിച്ചിട്ടുള്ളത്, കാര്യം നേരത്തെ പറഞ്ഞു ചെയ്യേണ്ടത്, അകാര്യം ചെയ്യാൻ പാടില്ലാത്തത്. മുമ്പ് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇവിടെ ഇത് രണ്ട് പറഞ്ഞതേ ഉള്ളൂ. മുമ്പ് പറഞ്ഞതായ ഭയം, അഭയം, ബന്ധം, മോക്ഷം, ഈ കാര്യങ്ങളെല്ലാം അയഥാവത് യഥാവത് സർവതോ നിർണയേന പ്രജാനാദി. നേരത്തെ പറഞ്ഞല്ലോ ഭാഷ്യകാരൻ, ദേശകാലങ്ങൾക്കനുസരിച്ച് കർത്തവ്യ കർത്തവ്യങ്ങളെ നിർണയിക്കണം. അതെല്ലാ കാര്യത്തിനും വേണം, ധർമാധർമ്മങ്ങളിൽ, കാര്യാകാര്യത്തിൽ, ബന്ധമോക്ഷങ്ങളിൽ എല്ലാം യഥാവത് നിർണയിക്കണം. സർവത നിർണയിക്കണം എന്ന് വെച്ചാൽ ഏതെല്ലാം തരത്തിലാണോ അത് നിർണയിക്കേണ്ടത് ആ രീതിയിലല്ല, അതാണ് സർവത. സർവത എന്ന് വെച്ചാൽ സർവപ്രകാരത്തിൽ ഒരു തത്വത്തെ നിർണയിക്കുന്നതിന് ഒരുപാട് ഉപായങ്ങളുണ്ട്. ഒന്ന് പ്രധാനമായി വരുന്ന എന്താണ്? ശാസ്ത്രം തന്നെ. ആ ശാസ്ത്രത്തിൽ നിന്ന് തത്വത്തെ നിർണയിക്കുന്നതിനോ ആ ശാസ്ത്രത്തിൽ തന്നെ ശരിയായ വ്യുത്പത്തി വേണം. ഏത് ശാസ്ത്രത്തിൽ നിന്നും ആ ശാസ്ത്രത്തിൽ പ്രതിപാദനം ചെയ്തിരിക്കുന്ന ആ തത്വത്തെ ശാസ്ത്രത്തിലൂടെ നിർണയിക്കുന്നെങ്കിൽ ശരിയായ ശാസ്ത്ര വ്യുത്പത്തിയുള്ളവനെ പറ്റും. എന്നുവെച്ചാൽ ശാസ്ത്രത്തെ ശരിയായ രീതിയിൽ ഗ്രഹിക്കണം. സപരികരമായ വിദ്യ എന്ന് പറയും. എന്നുവെച്ചാൽ ഒരു ശാസ്ത്രത്തെ ബോധിക്കുന്നതിന് എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം ഗ്രഹിക്കണം, എന്നാലേ ആ വിദ്യയെ ഗ്രഹിക്കാൻ പറ്റും. പദവാക്യ പ്രമാണം എന്ന് പറയും. പദം, വാക്യം, പ്രമാണം മൂന്ന് കാര്യത്തിനും നല്ല ഉറപ്പുണ്ടായിരുന്നാലേ ശാസ്ത്രത്തിൽ നിന്ന് ശാസ്ത്രത്തിന്റെ താല്പര്യം നിർണയിക്കാൻ പറ്റും. അങ്ങനെ നിർണയിക്കുന്ന ആ നിർണയം പോലും കാലദേശങ്ങൾ കൊണ്ട് എപ്പോഴും പരിമിതമായിരിക്കും. അതാണ്, അങ്ങനെ നമ്മൾ നിർണയിച്ചാൽ കൂടി അത് കാലദേശാതീതമായിരിക്കണമെന്നില്ല കാലശാസ്ത്രത്തിന്റെ താല്പര്യം. അതുകൊണ്ടാണ് പറയുന്നത് സർവതഃ സർവപ്രകാരത്തിൽ എന്തൊക്കെയാണോ ആചാര്യന്മാരെ നിർദ്ദേശിച്ചിട്ടുള്ളത് ശാസ്ത്ര താത്പര്യത്തെ നിർണയിക്കുന്നതിന് വേണ്ടി, ആ ഉപായങ്ങളെല്ലാം അവലംബിക്കണം. അത് അവലംബിക്കാതെ ഒരു ശാസ്ത്രത്തിന്റെ താല്പര്യം ഇന്നതാണെന്ന് നമ്മൾ പറഞ്ഞാൽ എന്താണ് അത്? രാജസ ബുദ്ധിയാണ്. അയഥാവത് എന്നാണ്. ശാസ്ത്ര വിത്പത്തി ഇല്ലാത്ത ഒരാൾക്ക് എങ്ങനെയാണ് ശാസ്ത്രത്തിന്റെ താല്പര്യം മനസ്സിലാക്കുന്നത്? പദം, വാക്യം, പ്രമാണം എന്ന് പറയുന്നത് എന്താണെന്നറിയാത്ത ഒരു തന്നെ ഇതാണ് ശാസ്ത്രത്തിന്റെ താല്പര്യം എന്ന് ഇങ്ങനെ പറയാൻ പറ്റും? ശങ്കരാചാര്യർ ഇന്നത് പറഞ്ഞു, അല്ലെങ്കിൽ രാമാനുജൻ ഇങ്ങനെ പറഞ്ഞു, വ്യാസൻ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ അവനിത് അവന്റെ കയ്യിൽ ഈ സാധനങ്ങളെല്ലാം വേണം. അതെല്ലാം ഇങ്ങനെ ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്? നമ്മളെങ്ങനെ മനസ്സിലാക്കുന്നത്? പത്രം വായിച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശങ്കരാചാര്യർ പറഞ്ഞ ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുക, അല്ല ശാസ്ത്ര വ്യുത്പത്തിയിൽ നിന്നാണോ ആരെങ്കിലും മനസ്സിലാക്കുന്നത്? ഒരിക്കലും അല്ല. അപ്പൊ അതുണ്ടായാലേ പറ്റും യഥാവത് നിർണയത്തിന്. അത് മാത്രം പോരാ, അതിനനുകൂലമായ സംസ്കാരവും വേണം കൊണ്ട്. അത് മുഖ്യമായ കാര്യമാണ്. നമുക്ക് ശാസ്ത്രത്തെ അവലംബിച്ച് ശാസ്ത്രത്തിൽ നിന്ന് ഒരാൾക്ക് കാര്യത്തെ മനസ്സിലാക്കണമെങ്കിൽ അവന്റെ ഉള്ളിൽ ശാസ്ത്ര സംസ്കാരം വേണം. ആ ശാസ്ത്ര സംസ്കാരം ഇല്ലാത്തവനോ അതിന് മനസ്സിലാക്കാൻ പറ്റില്ല. ശാസ്ത്ര സംസ്കാരം ഉണ്ടോ എന്നുള്ളതിനെന്താ എങ്ങനെ അറിയാൻ പറ്റും? അവൻ ശാസ്ത്രത്തിൽ പ്രവർത്തിക്കുന്നവനായിരിക്കണം. എന്നാലേ അവന് ശാസ്ത്ര സംസ്കാരമുള്ളവൻ, അതായത് ഒരു മനുഷ്യന് എന്ത് സംസ്കാരമുണ്ടോ അവൻ അതിനനുസരിച്ച് പ്രവർത്തിക്കും. ബിസിനസ്സിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ അവന്റെ സംസ്കാരം ബിസിനസ്സിലായിരിക്കും. അതുപോലെ ഓരോരോ സംസ്കാരം അനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. ഏത് സാഹചര്യത്തിലായാലും ശരി, പാചകത്തിലാണ് എന്റെ സംസ്കാരമാണെങ്കിൽ അവൻ എപ്പോഴും അടുക്കളയിൽ പ്രവർത്തിക്കും. അല്ല മറ്റ് ഓരോരോ സംസ്കാരങ്ങളാണ്. ആ സംസ്കാരം അനുസരിച്ച് നമ്മൾ ഓരോരോ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു. അതിന് പ്രധാനമായ കാരണം എന്താണ്? നമ്മുടെ സംസ്കാരമാണ്. ശാസ്ത്രത്തിൽ ഒരുവൻ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവന്റെ സംസ്കാരം അതായിരിക്കും, ശാസ്ത്ര സംസ്കാരമായിരിക്കും. അതില്ലാത്തവനത് പ്രവർത്തിക്കാൻ ഒക്കത്തില്ല, ആഗ്രഹിച്ചാലും പറ്റത്തില്ല. അപ്പൊ ശാസ്ത്ര സംസ്കാരമുള്ളവന് ശാസ്ത്ര വിത്പത്തി ഉണ്ടായാലേ ശാസ്ത്രത്തിൽ നിന്ന് എന്തെങ്കിലും നിർണ്ണയിക്കാൻ പറ്റും. അല്ലെങ്കിൽ ശാസ്ത്രത്തെ അവലംബിച്ച് നമ്മളൊന്നും പറയരുത്. മഹാഭാരതത്തിൽ പറഞ്ഞിരിക്കുന്നു, രാമായണത്തിൽ പറഞ്ഞിരിക്കുന്നു എന്നൊന്നും പറയരുത്. എനിക്കങ്ങനെ തോന്നി എന്ന് വേണമെങ്കിൽ പറയാം. അത് പറയണമെങ്കിൽ എന്ത് വേണം? നമുക്ക് രണ്ടും വേണം. ശാസ്ത്ര സംസ്കാരം വേണം, ആ ശാസ്ത്ര സംസ്കാരത്തോടു കൂടിയ ശാസ്ത്ര വിത്പത്തിയും വേണം. അങ്ങനെ അല്ലാത്ത ഒരാളിന് അതൊന്നും പറയാൻ അവകാശമില്ല എന്നാണ്. അങ്ങനെ സർവതഹ സർവപ്രകാരത്തിന് ഇതിനെ നിർണ്ണയിക്കുന്നു. ഇത് രണ്ടും മാത്രം പോരെ, ശാസ്ത്ര സംസ്കാരവും ശാസ്ത്ര വിത്പത്തിയും മാത്രം പോരാ. പിന്നെയോ അത് ദേശകാലങ്ങൾക്കനുസരിച്ച് അതിനെ നിർണ്ണയിക്കുന്നതിനുള്ള സാമർഥ്യം വേണം. അതാണ് ശാസ്ത്രത്തിന്റെ പ്രത്യേകമായ മാർഗങ്ങളാണ് പദം, വാക്യം, പ്രമാണം എന്നെല്ലാം പറയുന്നു. ശാസ്ത്രത്തിന്റെ പ്രത്യേകമായ മാർഗമാണ് പദം എന്ന് പറയുമ്പം വ്യാകരണ ശാസ്ത്രം. ഏത് ശാസ്ത്രത്തെ നമ്മൾ നിർണയിക്കണമെങ്കിലും എന്ത് വേണം? വ്യാകരണ ശാസ്ത്രം. അത് കൂടിയേ തീരും. ഒരു ശാസ്ത്രത്തിന്റെ താല്പര്യം മനസ്സിലാക്കുന്നു. വാക്യം വേണം, മീമാംസാ ശാസ്ത്രത്തിന്റെ ശരിയായ പരിചയം വേണം, പ്രമാണം, ന്യായശാസ്ത്രം, അതിന്റെ ശരിയായ അറിവാണ്. ശാസ്ത്രത്തെക്കുറിച്ച് പറയുകയാണ്, മറ്റു കാര്യങ്ങളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. അതിലൂടെ കാര്യത്തെ നിർണ്ണയിക്കണമെങ്കിൽ ഈ പദവാക്യ പ്രമാണങ്ങളെക്കുറിച്ച് ശരിയായ അറിവ് വേണം. ശങ്കരാചാര്യർ പറഞ്ഞത് മനസ്സിലാക്കണമെങ്കിലും രാമാനുജൻ പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിലും ഇത് വേണം. ഇത് കൂടാതെ പറഞ്ഞല്ലോ, കാലദേശോചിതം ധർമ്മം. കാലദേശോചിതമായ രീതിയിൽ ധർമ്മത്തെ നിർണ്ണയിക്കണമെന്നാണ് മഹാഭാരതത്തിനും മറ്റും പറഞ്ഞിരിക്കുന്നത്. അത് നിർണ്ണയിക്കണമെങ്കിൽ എന്ത് വേണം? അവിടെ ഊഹാവൂഹ വിചക്ഷണത്വവും വേണം, അതും വേണം. അത് വേണമെങ്കിൽ അവന് ശാസ്ത്ര സംസ്കാരമുള്ളവനെ പറ്റും. ഇതൊന്നും ഇല്ലാത്ത വിധത്തിൽ എങ്ങനെ പറയുന്നത്? ഇന്ന വസ്തുവത്തിൽ ഇന്നാരിങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്നെങ്ങനെ പറയാൻ പറ്റും? അത് പറയാൻ പറ്റത്തില്ല. പറഞ്ഞാൽ അത് അബദ്ധമായി പോകും. ആ സംസ്കാരത്തോടുകൂടി ഇതിനെ നിർണ്ണയിക്കണം. യഥാവത് ശാസ്ത്ര താല്പര്യം നിർണ്ണയിക്കണം. അത് നിർണ്ണയിക്കുമ്പോൾ എന്ത് വേണം? കാലദേശങ്ങൾക്കനുസരിച്ച് അത് നിർണ്ണയിക്കുകയും വേണം. അപ്പോ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ഇവരെല്ലാം എന്താണ്? വ്യാസൻ പറഞ്ഞാലും ശരി, ശങ്കരാചാര്യർ പറഞ്ഞാലും ശരി, അവര് പറഞ്ഞത് നമ്മൾ തള്ളിക്കളയേണ്ടതുകൊണ്ട് തള്ളിക്കളയണമെന്ന് പറയുന്നു. അപ്പൊ എന്താ, ഇവർക്ക് ഇതൊന്നും ഇല്ലാത്തവരാണോ? അവര് നിർണയിച്ചത് എന്താണ്? പല കാര്യങ്ങളും കാലദേശോചിതമായി നിർണയിച്ചു. പിന്നെ സാർവകാലികമായിട്ടും നിർണയിച്ചിട്ടുണ്ട് കാര്യങ്ങൾ. ഏത് കാലത്തേക്കും നിൽക്കേണ്ട കാര്യങ്ങൾ ശാസ്ത്രങ്ങളിൽ പറയും. അതേസമയം അതാത് കാലദേശങ്ങൾക്കനുസരിച്ച് പറയേണ്ടത് അവരുടെ കർത്തവ്യമാണ്. ചുറ്റുപാടുകളെ കണക്കിലെടുക്കാതെ ഒരാൾക്ക് ഉപദേശിക്കാൻ പറ്റത്തില്ല. ഇത് രണ്ടും നമ്മൾ വേർതിരിച്ചറിയണം. എന്താണോ ഏത് കാലത്തേക്കും അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അതിനെ നമ്മൾ മനസ്സിലാക്കണം. അത് ഈ ഉപായങ്ങളിലൂടെ തന്നെ മനസ്സിലാക്കണം. പിന്നെ അവരുടെ കാലത്തേക്ക് വേണ്ടി പറഞ്ഞ കാര്യങ്ങളുണ്ട്. കാരണം തന്റെ ചുറ്റുപാടുകൾക്ക് തന്റെ പരിസ്ഥിതിക്ക് യോജിക്കാത്ത ഒരു കാര്യം പറഞ്ഞാൽ അത് സമൂഹം സ്വീകരിക്കത്തില്ല. അതുകൊണ്ട് ശങ്കരാചാര്യരുടെ കാലത്തേക്ക് വേണ്ടി പറഞ്ഞ കാര്യങ്ങളുണ്ട്, അത് ഈ കാലത്തേക്ക് സ്വീകരിക്കാൻ പാടില്ല. അതാണ് ചാതുർവർണ്ണയത്തെയും മറ്റും ഉള്ള യാഥാസ്ഥികമായ നിലപാടുകൾ. അതാണ്, അത് കാലദേശോചിതമായി പറഞ്ഞാണ്, ശാസ്ത്ര വിത്പത്തി ഇല്ലാത്തതുകൊണ്ട് പറഞ്ഞായിരുന്നു, ആ കാലത്തേക്ക് വേണ്ടി മാത്രം പറഞ്ഞാണ്. അതേസമയം എന്താണ്, എല്ലാ കാലത്തേക്കും വേണ്ടി പറഞ്ഞ ആശയങ്ങളുണ്ട്, അദ്വൈതം പോലെയുള്ള ആശയങ്ങൾ, അത് ഏത് കാലത്തും ആർക്ക് സ്വീകരിക്കാമെന്നുള്ളതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളെ നമ്മൾ സ്വീകരിക്കണം, കാലദേശങ്ങൾക്ക് ചേരാത്ത കാര്യങ്ങളെ നമ്മൾ തള്ളിക്കളയണം. അത് ശങ്കരാചാര്യരുടെ കയ്യിലുമുണ്ട്, രാമാനുജാചാര്യന്റെ കയ്യിലുമുണ്ട്, മാധ്വാചാര്യന്റെ കയ്യിലുമുണ്ട്. നമുക്ക് സ്വീകരിക്കേണ്ട കാര്യങ്ങളും തള്ളിക്കളയേണ്ട കാര്യങ്ങളും വ്യാസന്റെ കയ്യിലുമുണ്ട്, സ്വീകരിക്കേണ്ട കാര്യങ്ങളും തള്ളിക്കളയേണ്ട കാര്യങ്ങളുമുണ്ട്. ആ രീതിയിൽ അതിനെ മനസ്സിലാക്കണം എന്നുള്ളതാണ്. അത് അത്തരം കാര്യങ്ങൾ ശാസ്ത്രത്തിലൂടെ നിർണ്ണയിക്കുന്നതിന് അതിന് യോഗ്യതയുണ്ടെങ്കിലേ പറ്റൂ, അല്ലെങ്കിൽ അത് പറ്റത്തില്ല. ശാസ്ത്ര വിത്പത്തി തന്നെ വേണം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാവും ചോദിക്കും, അത് ശാസ്ത്രത്തിൽ പരിശ്രമിക്കണം. പൂർവ്വ സംസ്കാരത്തിന്റെ സഹായത്തോടുകൂടി ശാസ്ത്രത്തിൽ പരിശ്രമിക്കണം എന്നാലേ പറ്റും. അല്ലാതെ പരിശ്രമം ചെയ്യാതെ അത് സാധ്യമല്ല. എന്നിട്ടത് നിർണ്ണയിക്കണം. അങ്ങനെയുള്ളതന്നെ അത് നിർണ്ണയിക്കുന്നതിനുള്ള യോഗ്യതയുള്ളൂ. അതിനൊരു അഭിപ്രായം പറയണമെങ്കിൽ, അല്ലെങ്കിൽ ശാസ്ത്രത്തിന്റെ വഴി സ്വീകരിക്കരുത്. അല്ലാതെ എങ്ങനെ? അപ്പൊ ശാസ്ത്രത്തിന്റെ വഴി അല്ലാതെ നിർണ്ണയിക്കാൻ പറ്റത്തില്ല, അല്ലാതെയും പറ്റും. അതായത് ശാസ്ത്രത്തിൽ എന്നത് പറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ശാസ്ത്രത്തിൽ എന്ന് പറയാൻ ശാസ്ത്രത്തിൽ പരിശ്രമിച്ചിട്ടുള്ളവനെ അവകാശമുള്ളൂ, അല്ലാത്തവന് അവകാശമുണ്ട്. ശാസ്ത്രത്തെ കുറിച്ച് പറയുന്നു, ശാസ്ത്രത്തിന്റെ വഴിയിൽ തന്നെ പരിശ്രമിക്കുന്നു. സാമ്പ്രദായികമായ രീതിയിൽ ആ ശാസ്ത്രങ്ങളെ ഗ്രഹിച്ച് അതിന്റെ ഗുണദോഷങ്ങളെ വിചിന്തനം ചെയ്യണം. അത് പദവാക്യ പ്രമാണജ്ഞനായിരിക്കണം. അല്ലാതെ എന്താണ്, അല്ലാതെ ഈ കാര്യം ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും മനസ്സിലാകത്തില്ല എന്ന് വെച്ചാൽ അല്ലാതെയും മനസ്സിലാകും. അല്ലാതെ മനസ്സിലാകണമെങ്കിൽ പിന്നെ അത് ശാസ്ത്രത്തിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കരുത്. പിന്നെ ശാസ്ത്രത്തിന് അവിടെ വിശദീകരിക്കാനും പോകരുത്. ശാസ്ത്രം അങ്ങനെ സ്വീകരിച്ചിട്ടില്ലാത്തവൻ പിന്നെ ശാസ്ത്രത്തെ വ്യാഖ്യാനിക്കാൻ പോകരുത്. അവൻ പിന്നെ എന്ത് ചെയ്യണം? തപസ് ചെയ്യണം. തപസ് ചെയ്യുമ്പോൾ അവന് ഈശ്വര അനുഗ്രഹം കൊണ്ട് അവന്റെ ബുദ്ധിയിൽ നല്ലത് തോന്നും. അപ്പോൾ അത് പറയാം, നല്ലതിൻ്റെതാണെന്ന് പറയാം. തപസ്സുകൊണ്ട് മനസ്സിലാക്കാം. ശാസ്ത്ര അധ്യയനവും രണ്ട് കാര്യങ്ങളാണ്, അതിന് ചെയ്യുക. അപ്പോൾ ഒന്നുകിൽ തപസ് കയ്യിൽ വേണം, അതുണ്ടോ? ഈ അഭിപ്രായം പറയുന്നവന്റെ കയ്യിൽ തപസ്സുമില്ല. ശാസ്ത്ര പരിശീലനം ചെയ്തിട്ടുണ്ടോ, അതിൽ പരിശ്രമിച്ചിട്ടുണ്ടോ? അതും ചെയ്തിട്ടില്ല. എന്നാലും ആധികാരികമായി വിവരക്കേട് പറയും. അതാണ് ലംബകർണന്മാരുടെ ഒരു പ്രത്യേകത. ഏത് കാര്യങ്ങളെക്കുറിച്ചും ആധികാരികമായി സംസാരിക്കും, പറയുന്ന വിവരക്കേടായിരിക്കും. ഇവന്റെ കയ്യിൽ എന്താ ഉള്ളത്? ശാസ്ത്രമുണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല, തപസ്സുണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല. രണ്ടിനു വേണ്ടി സമയം കളഞ്ഞിട്ടില്ല, അത് വരാൻ പാടില്ല. എന്തെങ്കിലും ഒന്ന് വേണം. ഒന്നുകിൽ ശാസ്ത്രത്തെ പൂർണ്ണമായും നിങ്ങൾ ഉപേക്ഷിക്കുക, എന്നിട്ട് തപസ്സിന്റെ മാർഗത്തിൽ പോവുക. ശരി, അവിടെ നിന്നും ഉണ്ടാവും വിവേകം. അതെങ്ങനെ ഉണ്ടാവും? ഈശ്വരൻ തന്നെ അവന്റെ ബുദ്ധിയിൽ ഇതെല്ലാം ബോധിപ്പിച്ചു കൊടുക്കും. അപ്പോൾ അവൻ തപസ്സിയായിരിക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യണം? ശാസ്ത്രത്തിലൂടെ തന്നെ സഞ്ചരിക്കണം. അതും ഒരു തപസ്സാണ്. ശാസ്ത്ര പരിശീലനം എന്ന് പറയുന്നതും തപസ്സാണ്, കഠിനമായ തപസ്സാണ്. അല്ലാത്തവനത് പറ്റത്തില്ല. ശാസ്ത്രത്തിന്റെ മാർഗത്തെ സ്വീകരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇവിടെ പറയുന്നത് എന്താണോ, യഥാവത് അറിയണം. യഥാവത് അറിയാതിരുന്നാലോ? അതാ എന്തുകൊണ്ടറിയുന്നില്ല? അവന്റെ ബുദ്ധി രാജസമാണ്, അവൻ വേണ്ട രീതിയിൽ ഒരു തരത്തിലും പ്രവർത്തിക്കുന്നില്ല എന്നാണ്. അയഥാവത് യഥാവത് സർവത നിർണയേന എന്ന പ്രജാനാദി, എല്ലാ പ്രകാരത്തിലും എന്താണ് അവന്റെ അറിവ് കൊണ്ടും സംസ്കാരം കൊണ്ടും എല്ലാം അവൻ അറിയുന്നില്ല. ബുദ്ധി സാപാർത്ഥ രാജസി, അത് രാജസ ബുദ്ധിയാണോ? അതുകൊണ്ട് ആർക്കെങ്കിലും ശാസ്ത്രത്തെ വ്യാഖ്യാനിക്കണമെന്നുണ്ടെങ്കിൽ അത് ആദ്യം ഒരു കാര്യം ചെയ്യുക, ശാസ്ത്രത്തിൽ ശരിക്കും പരിശ്രമിക്കുക, അത് അധ്വാനിക്കുക. ശരിക്കും പരിശ്രമിക്കുക എന്ന് വെച്ചാൽ എന്താ? ഗുരുമുഖത്തു നിന്ന് തന്നെ ശാസ്ത്രത്തെ ഗ്രഹിക്കുക, അതിന്റെ മാർഗങ്ങളനുസരിച്ച് അത് ഗ്രഹിക്കുക എന്നുള്ളത്. പ്രഭാഷണം കേട്ടാ പോരാ, ശാസ്ത്രം അല്ലാതെ തന്നെ മനസ്സിലാക്കണം. അതിന്റെ സംശയങ്ങൾ പരിഹരിച്ച് മനസ്സിലാക്കണം. അതാണ് ഗുരുമുഖത്ത് നിന്ന് ഗ്രഹിക്കുക എന്ന് പറയുന്നത്. അല്ല, നമ്മൾ ഇന്നിപ്പം നമുക്ക് ശാസ്ത്രം ഇന്റർനെറ്റിൽ നിന്നും പഠിക്കാം, പക്ഷെ അത് പോരാ. കാരണം അവിടെ സംശയങ്ങൾ പരിഹരിക്കത്തില്ല. ശാസ്ത്രം ഗ്രഹിക്കുന്ന മാത്രയിലുണ്ടാകുന്ന സംശയങ്ങളെ പരിഹരിക്കാൻ അതിന് പറ്റത്തില്ല. മറ്റ് ജഡമായ ഉപാധികളൊന്നും സ്വീകരിക്കാൻ പറ്റത്തില്ല. പുസ്തകം വായിച്ച് പഠിച്ചാലും പറ്റത്തില്ല. അവിടെയും സംശയം പരിഹരിക്കത്തില്ല. അതിൽ വരുന്ന സംശയങ്ങൾക്ക് പരിഹാരം വരും. ശ്രോതാവിന്റെ മനസ്സിൽ വരുന്ന സംശയങ്ങൾ പരിഹരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് വേണം? അതാണ് ഗുരുവിന്റെ ആവശ്യം വരുന്നത്. പുസ്തകം വായിച്ച് പഠിക്കുന്നവരുണ്ടല്ലോ, പുസ്തകം വായിച്ച് പഠിക്കുന്നവർക്ക് ഒരിക്കലും അവരുടെ സംശയങ്ങൾ തീരത്തില്ല. എന്തുകൊണ്ട്? തന്റെ മനസ്സിൽ ഇപ്പോൾ തോന്നുന്ന സംശയത്തിന് എങ്ങനെയാ പുസ്തകം മറുപടി പറയുന്നു? പുസ്തകത്തിലുള്ള സംശയങ്ങൾക്ക് പുസ്തകത്തിൽ മറുപടി കാണും. അപ്പോൾ അങ്ങനെ സംശയം പരിഹരിച്ച് ശാസ്ത്രം ധരിക്കണമെന്നുണ്ടെങ്കിൽ ഗുരുമുഖത്ത് നിന്ന്, ഇനി മറ്റെന്തെല്ലാം ഉപായങ്ങളുണ്ടായാലും ശരി, എന്താണ്, ഗുരുമുഖത്തിൽ നിന്ന് തന്നെ. കാരണം ശാസ്ത്ര സ്വീകരണം എന്ന് പറയുന്നത് ശ്രോതാവിന്റെ അന്ധകരണത്തിന്റെ യോഗ്യത അനുസരിച്ചാണ്. ശ്രോതാവിന്റെ അന്ധകരണത്തിൽ എന്താണ്? അജ്ഞാന സംശയ വിപര്യങ്ങളെല്ലാം ഉണ്ടാവും ശാസ്ത്ര ശ്രവിക്കുന്ന സമയത്ത്. അപ്പൊ അജ്ഞാന സംശയ വിപര്യങ്ങൾ കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും സദാസമയവും പലതരത്തിലുള്ള ജിജ്ഞാസകൾ സംശയങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അത് ഒരു ഗുരുവിന് മാത്രമേ അറിഞ്ഞ് അല്ലെങ്കിൽ മനസ്സിലാക്കി ഉപദേശിക്കാൻ കഴിയൂ, അല്ലെങ്കിൽ ശിഷ്യന്റെ ജിജ്ഞാസ അനുസരിച്ച് രണ്ടു തരത്തിനും വരാം. ശിഷ്യന്റെ മനസ്സിൽ ഇന്നതാണ് സംശയമെന്ന്, ഇന്ന സംശയം വരാമെന്ന് കണ്ടുകൊണ്ട് ഉപദേശിക്കാം. അത് ഗുരുവിന് കഴിയും, ശാസ്ത്രത്തെ ബോധിപ്പിക്കുന്ന ഗുരുവിന് കഴിയും, അല്ലെങ്കിൽ ശിഷ്യൻ ആ സംശയത്തെ ഉണർത്തുമ്പോൾ ഗുരുവിന് പരിഹരിക്കാൻ കഴിയും. അതുകൊണ്ട് ഗുരുവിന്റെ സഹായത്തോടുകൂടി മാത്രമേ മറ്റ് ഒരു ഉപായവും കൊണ്ട് ശാസ്ത്രം അഭ്യസിക്കാൻ കഴിയത്തില്ല. അങ്ങനെ ശാസ്ത്രത്തെ അഭ്യസിക്കും, അഭ്യസിച്ച് അതിൽ വ്യുത്പന്നനാകും. എന്നിട്ടതിന് എന്താണോ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അതിൽ നിന്ന് മനസ്സിലാക്കണം. ധർമാധർമ്മങ്ങളും കാര്യകാര്യങ്ങളും എല്ലാം മനസ്സിലാക്കണം, അല്ലെങ്കിൽ അത് വിട്ടിട്ട് തപസ്സിലൂടെ മനസ്സിലാക്കണം, ഈശ്വരഭജനത്തിലൂടെ മനസ്സിലാക്കണം. അതുകൊണ്ട് അങ്ങനെ മനസ്സിലാക്കാതെ ഇതെന്താണ് രാജസ ബുദ്ധി കൊണ്ട് എന്തെങ്കിലും നമ്മളെന്താ ചെയ്യുന്നത്, അവിടുന്ന് ഇവിടുന്ന് ഓരോ ബുക്കുകൾ വായിക്കും, എന്നിട്ട് അതിനെക്കുറിച്ചെല്ലാം ആധികാരികമായി അഭിപ്രായങ്ങൾ തട്ടിവിടും, ജനത്തെ വഴിതെറ്റിക്കും, സ്വയം വഴിതെറ്റും. അതല്ല, ഒരു ശാസ്ത്രത്തിന്റെ മാർഗത്തിൽ പ്രവേശിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ശാസ്ത്രത്തിൽ പരിശ്രമിച്ചിട്ടില്ലയോ, നിങ്ങൾ ശാസ്ത്രത്തിനെ കുറിച്ച് അഭിപ്രായം പറയരുത്, ശാസ്ത്രത്തിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കരുത്. വേറെ എന്തെല്ലാം പറയാനുണ്ട് അതിനെക്കുറിച്ച് പറയാം. നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ പറയാം, അല്ലാതെ മനസ്സിലാക്കാത്ത കാര്യങ്ങൾ ഒരിക്കലും പറയാൻ പോകരുത്. അത് പരിശ്രമിച്ചവനെ അത് പറയാൻ പാടുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. അത് രാജസമായ ബുദ്ധിയാണ്, പക്ഷെ അങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു. ബ്രഹ്മസൂത്രം പഠിച്ചിട്ടില്ലാത്തവനും ബ്രഹ്മസൂത്രം വ്യാഖ്യാനിക്കുന്നു, ഗീത പഠിച്ചിട്ടില്ലാത്തവനും ഗീത വ്യാഖ്യാനിക്കുന്നു. ഒക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു? വേദം പഠിച്ചിട്ടില്ലാത്തവനും വേദം വ്യാഖ്യാനിക്കുന്നു. ഇന്ന് കിട്ടുന്ന വ്യാഖ്യാനങ്ങളെല്ലാം ഒട്ടും മുക്കാലം വ്യാഖ്യാനങ്ങൾ ഈ പഠിച്ചിട്ടില്ലാത്തവർ വ്യാഖ്യാനിക്കുന്നതാണ്, പഠിക്കാതെ വ്യാഖ്യാനിക്കുന്നവരാണ്. എന്തുകൊണ്ടങ്ങനെ ചെയ്യുന്നു? അത് രാജസ ബുദ്ധിയാണ്, അങ്ങനെ ചെയ്യും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അയഥാവത് പ്രജാനാദി, ഏത് കാര്യങ്ങളെക്കുറിച്ചും ശരിയല്ലാതെ ധരിക്കും, അത് വ്യാഖ്യാനിക്കും. അത് രാജസ ബുദ്ധിയാണ്. അതുകൊണ്ടാണ് ഇത്രയും വ്യാഖ്യാനങ്ങൾ വന്നിരിക്കുന്നത്. ഏത് കാര്യത്തിൽ മാർക്കറ്റിൽ നൂറുകണക്കിന് പുസ്തകങ്ങൾ വന്നത് അതുകൊണ്ടാണ്. ഒന്നും പരിശ്രമിക്കാതെ വ്യാഖ്യാനിക്കുന്നവരാണ്. അങ്ങനെയുള്ളവർക്ക് അവരുടെ മനസ്സിൽ തോന്നുന്നു പറയാം, വായി തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന് പറഞ്ഞതുപോലെയാണ് വ്യാഖ്യാനങ്ങൾ പോകുന്നത്. പ്രത്യേകിച്ച് അതിന് ഭാവനയും സംസ്കാരവും അറിവും ഒന്നും വേണ്ട. ഈ വ്യാഖ്യാനങ്ങളൊക്കെ വായിച്ചിട്ടാണ് ഓരോരുത്തന്മാർ വേദാന്തികളും വിദ്വാന്മാരും ഒക്കെ ആവുന്നത്. എന്നിട്ടാണ് ബാക്കിയുള്ളവരെ മേക്കെട്ട് കയറാൻ വരുന്നത്. വിവരദോഷം പറയാതിരിക്കുന്ന എങ്ങനെ? അതുകൊണ്ട് ഇവിടെ പറഞ്ഞ ഈ കാര്യം ശ്രദ്ധിക്കുക, ഇത് രാജസ ബുദ്ധിയാണ്, ഇത് അല്ല വേണ്ടത്. ആദ്യം നിങ്ങൾ പരിശ്രമിക്കും, പരിശ്രമിച്ച് കാര്യം മനസ്സിലാക്കി എന്നിട്ട് ശാസ്ത്രത്തിന്റെ മാർഗത്തിൽ ചിന്തിക്കും. അതാണ് അവിടെ ഈ ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് പൂർണ്ണമായും മനസ്സിലാവൂ, അല്ലെങ്കിൽ നമ്മൾ ധരിക്കുന്ന അബദ്ധമായി, ഇല്ലെങ്കിൽ ആ വഴിക്ക് തിരിയരുത്. ആ വഴിക്ക് തിരിഞ്ഞില്ലെന്ന് പറഞ്ഞൊരു ദോഷവുമില്ല. ആധ്യാത്മിക മാർഗത്തിൽ സഞ്ചരിക്കുന്ന ഒരാള് ബുദ്ധി കസരത്ത് നടത്തണമെന്നൊന്നും വരുന്നില്ല, ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഏകാന്തമായിട്ടിരുന്ന് ഈശ്വരനെ ഭജിച്ചാൽ മതി, ഇതിന്റെ ഒന്നും ഒരാവശ്യമില്ല. അതും ശാസ്ത്രം സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ്. അത് ചെയ്യാനുമുള്ള ക്ഷമയില്ല, യോഗ്യതയില്ല. തപസ് ചെയ്യാനുണ്ടോ? അതുമില്ല. എന്നാലും പഠിക്കാതെ പണ്ഡിതനാവണം, പരിശ്രമിക്കാതെ പണ്ഡിതനാവണം. അത് നടക്കുന്ന കാര്യമില്ല, ആ വഴിക്ക് ശ്രമിക്കാതിരിക്കുന്നതാണ് ഉചിതം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക, ഏതെങ്കിലും ബസ് എടുത്തിട്ട് വ്യാഖ്യാനം എഴുതുക. ചിലർക്ക് അങ്ങനെയുണ്ട്, എപ്പോഴും ചൊറിഞ്ഞുകൊണ്ടിരിക്കും. തനിയെ ചൊറിഞ്ഞില്ലെങ്കിൽ വേറെ ആരെങ്കിലും കയറി ചൊറിയും, ചിലരുടെ സ്വഭാവമാണ്. അങ്ങനെ എപ്പോഴും ചെറിയണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക, പുസ്തകം എടുത്ത് വ്യാഖ്യാനം എഴുതുക. ഒരുപാട് പുസ്തകങ്ങളുണ്ട്, ഗീതയും രാമായണവും ഭാഗവതവും ഒക്കെ ഉണ്ട്, എടുത്ത് വ്യാഖ്യാനം എഴുതിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത് ശരിയാവും, ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഇവിടെ രാജസ ബുദ്ധി, രാജസ ബുദ്ധിയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അതുകൊണ്ട് പറയുകയാണ്, യയാ ധർമ്മം അധർമ്മം ച കാര്യം ചാകാര്യമേവ ച അയഥാവത് പ്രജാനാതി ബുദ്ധി സാ പാർത്ഥ രാജസി. ഇനി താമസ ബുദ്ധിയെ കുറിച്ച് പറയുന്നു. അധർമ്മം ധർമ്മമിതിയ മന്യതേ തമസാവൃത സർവാർത്ഥാൻ വിപരീതാംശ്ച ബുദ്ധി സാ പാർത്ഥ താമസി. അധർമ്മം പ്രതിഷിദ്ധം, ധർമ്മം വിഹിതമിതിയ മന്യതേ ജാനാതി തമസാവൃത. സാധാരണ ആധ്യാത്മിക മാർഗത്തിൽ സഞ്ചരിക്കുന്നവരെല്ലാം ഈ കൂട്ടത്തിലായിരിക്കും. എന്താണ് ഈ രാജസവും താമസവും കലർന്ന രീതിയിലായിരിക്കും. ജീവന്റെ പ്രകൃതി അങ്ങനെയാണ്. ആ പ്രകൃതിയിൽ നിന്നെല്ലാം മാറി വരിക എന്ന് പറയുന്നത് പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ചുകൂടെ പറയുന്നു. എന്താണ് അധർമ്മം ധർമ്മം ഇതിയാമന്യസ്, അധർമ്മമാണ് ധർമ്മമെന്ന് കരുതിപ്പോ. പ്രതിഷിദ്ധം വിഹിതമിതിയാമന്യതേ, നിഷിദ്ധമായ കാര്യങ്ങൾ വിധിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അത് കരുതിപ്പോ. ഗുരു തന്നെ ശിഷ്യനോട് ഉപദേശിക്കുന്നു, ഇന്നത് നീ ചെയ്യൂ എന്ന് പറഞ്ഞാൽ അവൻ ധരിക്കുന്ന എന്താണ്? ഇന്നത് ചെയ്യണ്ടെന്ന് പറഞ്ഞെന്നാണ് ധരിക്കുന്നത്. ഇന്നത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അവൻ ധരിക്കുന്ന എന്താണ്? ഇത് ചെയ്യാൻ പറഞ്ഞു എന്നാണ്. അങ്ങനെ ധരിക്കും. അത് പ്രത്യക്ഷമായി അങ്ങനെ തോന്നിയില്ലെങ്കിൽ അവൻ വ്യാഖ്യാനിച്ചത് മനസ്സിലാക്കി എടുക്കും. അങ്ങനെ ഗുരു ചെയ്യാൻ പറഞ്ഞെങ്കിലും അതിന്റെ താല്പര്യം ചെയ്യണ്ട എന്നാണ്, ഗുരു ചെയ്യരുതെന്ന് പറഞ്ഞെങ്കിലും അതിന്റെ താല്പര്യം ചെയ്യാനാണ്, ഈ രീതി മനസ്സിലാക്കും. താമസ ബുദ്ധിയാണ്, തമസാവൃത. എന്താണ് തമോ ഗുണം അധികരിച്ചിരിക്കുന്നു. സർവാർത്ഥാൻ സർവാനൈവ ജ്ഞേയ പദാർത്ഥാൻ വിപരീതാംശ വിപരീതാനൈവ വിജ്ഞാനാദി. സർവകാര്യങ്ങളും വിപരീതമായി ഗ്രഹിക്കും. വിപരീത ബുദ്ധി എന്ന് പറയുന്നു. സപാർത്ഥ താമസി, അത് താമസമാണ്. സർവ വിഷയങ്ങളെയും, ആധ്യാത്മിക വിഷയം എന്നുള്ളതല്ല, എല്ലാ വിഷയങ്ങളെയും അങ്ങനെ ധരിക്കുന്നു. പിന്നെ ഇവിടെ പ്രത്യേകിച്ച് എന്തുകൊണ്ട് ആധ്യാത്മിക വിഷയം എന്ന് പറയുന്നത്? കാരണം ഇവിടെ ഇപ്പോ ആധ്യാത്മിക സാധനയെ കുറിച്ച് പറയുന്നുണ്ട്. ഏത് കാര്യങ്ങളെ സംബന്ധിച്ചു അത് പറയാം, ലൗകികമായ കാര്യങ്ങളിലും വരാം, ആധ്യാത്മിക കാര്യങ്ങളിൽ, ആധ്യാത്മിക വിഷയത്തിൽ ഇത് വരാം. അപ്പോൾ ഒരാൾക്ക് ഗുരുവിന്റെ പ്രാപ്തി ഉണ്ടായി, ഗുരുവിന്റെ സമീപത്ത് കഴിയുന്നു, ഗുരുവിന്റെ ഉപദേശം ചെവി കുളിർക്ക കേൾക്കുന്നു എന്ന് വിചാരിച്ച് ഒരു രക്ഷപ്പെടണമെന്നൊന്നുമില്ല. കാരണം ഗുരു പ്രാപ്തി എന്ന് പറയുന്നത് പൂർവ്വ പുണ്യം കൊണ്ട് സംഭവിക്കാം. അത് ഗുരുപ്രാപ്തി എന്ന് പറയുന്നത് ഒരാളുടെ പൂർണ്ണമായ യോഗ്യത എന്നുമല്ല, അത് ദുർലഭമാണെങ്കിൽ കൂടി. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഗുരുവിന്റെ സമീപത്തിലെത്തി അതുകൊണ്ട് താൻ വലിയ പുണ്യവാനാണെന്നും പറഞ്ഞ ആരും അഭിമാനിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഗുരുവിന്റെ സമീപത്ത് മഹാദുഷ്ടന്മാരും വരും, അങ്ങനെ വരും. ഗുരുവിന്റെ സമീപത്തിരിക്കും, ഗുരുവിന്റെ ശുശ്രൂഷയിലും ഗുരുവിന്റെ സേവനത്തിലും ഇരിക്കും. എന്താ ഞാൻ ഇത്ര ഉറപ്പിച്ച് പറയുന്നത്? ആരെങ്കിലും മനസ്സിൽ കണ്ടുകൊണ്ടാണോ എന്ന് ചോദിക്കും. തീർച്ചയായിട്ടും മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ജൂഡാസ് നിങ്ങൾ കേട്ടിട്ടില്ലേ? ജൂഡാസ്, ജൂദാസ് ഗുരുവിന്റെ സമീപത്ത് നിന്നിട്ട് ഗുരുവിനെ ഒറ്റിക്കൊടുത്ത ഒരാളിന്റെ ചരിത്രമുണ്ടല്ലോ. അതുപോലെ ശ്രീബുദ്ധന്റെ ചരിത്രം വായിക്കുക. ബുദ്ധന്റെ സമീപത്ത് നിന്ന ഒരു ശിഷ്യനുണ്ടായിരുന്നു. അവസാനം ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പും അത്. അപ്പൊ അതുപോലെ മഹാഗുരുക്കന്മാരുടെ അടുത്ത്, മഹാപുരുഷന്മാരുടെ അടുത്ത്, പുണ്യപുരുഷന്മാരുടെ അടുത്തെല്ലാം ദുഷ്ടബുദ്ധിയോടുകൂടിയ ആൾക്കാർ അടുത്തുകൂടും, അതും വരും. മൂഢബുദ്ധികൾ, ദുഷ്ടബുദ്ധികളെല്ലാം ഗുരുക്കന്മാരുടെ അടുത്ത് വരും. അതുകൊണ്ട് ഒരാൾ പറയാണ്, എനിക്ക് ഗുരുപ്രാപ്തി ഉണ്ടായി, അതുകൊണ്ട് ഞാൻ ദിവ്യനാണ്, ശ്രേഷ്ഠനാണ് എന്ന് പറയുന്നതിന് യാതൊരു അർത്ഥവുമില്ല. അതുകൊണ്ട് ഗുരുവിന്റെ അടുത്തെത്തിയതുകൊണ്ട് മാത്രം. അങ്ങനെയുള്ളവൻ എങ്ങനെ ഗുരുവിന്റെ അടുത്തെത്തുന്നു? പൂർവ്വ പുണ്യമുണ്ട് അതുകൊണ്ട്. പക്ഷെ എന്ന് വിചാരിച്ച് അവന്റെ കയ്യിലുള്ള പാപം നശിച്ചു എന്നൊന്നുമില്ല, അതുകൊണ്ട് അർത്ഥമല്ല. അവന്റെ കയ്യിൽ പാപമുണ്ടെങ്കിൽ അവന്റെ കയ്യിൽ എന്തുവരും? ഈ രാജസ താമസ ബുദ്ധികളും അവിടെ കാണും പാപം കൊണ്ട്. ഗുരുവിന്റെ സമീപത്തിൽ തന്നെ അവൻ, ഗുരുവിന്റെ സാന്നിധ്യത്തിൽ തന്നെ അവൻ അധർമ്മം പ്രവർത്തിക്കും, അധർമ്മം ചിന്തിക്കും, അധർമ്മം പറയും, അധാർമ്മിക മാർഗത്തിൽ സഞ്ചരിക്കും, ഇതെല്ലാം സംഭവിക്കും. അതുകൊണ്ട് ഈ പറയുന്ന താമസ രാജസ കാര്യങ്ങളും ആധ്യാത്മിക മാർഗത്തിൽ സഞ്ചരിക്കുന്നവരെ കുറിച്ച് പറയുന്ന, അതാണ് ആധ്യാത്മിക മാർഗത്തിൽ സഞ്ചരിക്കുന്നവരെന്ന് ഞാൻ പറഞ്ഞു. ആധ്യാത്മിക മാർഗത്തിൽ സഞ്ചരിക്കുന്നവർക്ക് ഇതെല്ലാം വരാം, വിപരീത ബുദ്ധി വരാം. അപ്പോൾ അവർ ചോദിക്കും, അത് അങ്ങനെയുള്ളവരെ ഗുരുക്കന്മാർക്ക് നന്നാക്കാൻ പറ്റത്തില്ലേ എന്ന് ചൊല്ലി. അടുത്ത സംശയം അതാണ്, ഗുരുവിന്റെ സമീപത്തിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ളവരെ ഗുരുവിന് നന്നാക്കാൻ പറ്റത്തില്ലേ? തീർച്ചയായും നന്നാക്കും. ഗുരുക്കന്മാരവരെ നന്നാക്കും, പക്ഷെ എങ്ങനെയായിരിക്കും നന്നാക്കുന്നത് എന്ന് വെച്ചാൽ ശ്രീകൃഷ്ണൻ കംസനെ നന്നാക്കിയതുപോലെ, അതുപോലെയൊക്കെ ചിലപ്പോൾ നന്നാക്കും. അല്ലാതെ നന്നാക്കാൻ പറ്റത്തില്ല, അങ്ങനെ ചിലപ്പോൾ നന്നാക്കിയെന്നിരിക്കും. എന്തായാലും പുണ്യം കൊണ്ടാണല്ലോ വരുന്നത്, ഇവരെ ഗുരുവിന്റെ സമീപത്തെത്തുന്നത്. അപ്പം നന്നായേ പറ്റൂ. അവസാനം ഇങ്ങനെയായിരിക്കും നന്നാക്കും. എന്തായാലും ഈ പറയുന്നത് രാജസ താമസ ബുദ്ധി എന്ന് പറയുന്നത് ആധ്യാത്മിക മാർഗത്തിൽ സഞ്ചരിക്കുന്നവരിലുമുണ്ട്. ഇനി സാത്വികമായ ഭാവങ്ങളിൽ ഇരിക്കുന്നവരിലും ഈ ബുദ്ധികൾ കടന്നു വരും, രാജസ താമസ ഭാവങ്ങൾ കടന്നു വരും. പ്രത്യേകിച്ച് അങ്ങനെ തത്വം എന്ന് പറയുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ഒരു കാറ്റഗറി ഉണ്ടെന്നൊന്നും നമ്മൾ ധരിക്കില്ല. സത്വം എന്ന് പറയുന്നത് ആ സത്വമുള്ളവനിൽ തന്നെ ഈ രാജസ താമസ ഭാവങ്ങളും കടന്നു വരാം. ഒരാൾ എപ്പോഴും സത്വത്തിലൊന്നും ഇരിക്കത്തില്ല, ഒരു സാധകനെ സംബന്ധിച്ച്. അല്ലെങ്കിൽ അവൻ ഗുണാതീതനായിരിക്കും, അല്ലെങ്കിൽ സത്വം ഇരിക്കുന്നിടത്ത് തന്നെ അവന്റെ ഉള്ളിൽ ഈ പറയുന്ന രാജസ താമസ ഭാവങ്ങൾ കടന്നു വന്ന് ശല്യങ്ങളൊക്കെ ചെയ്യാം. അതുകൊണ്ട് അത് തിരിച്ചറിയാൻ വേണ്ടിയാണ്, സാത്വികൻ പോലും തന്റെ ഉള്ളിലുള്ള രാജസ താമസ ഭാവങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ആ വിപരീത ബുദ്ധി അത് താമസി എന്ന് താമസ ബുദ്ധിയാണ്. സ്വപാർത്ഥ താമസി അല്ലയോ പാർത്ഥ, അത് താമസ ബുദ്ധിയാണ്. അധർമ്മം ധർമ്മം ഇതിയ മന്യത്തെ തമസാവൃത സർവാർത്ഥാൻ വിപരീതംശ്ച ബോധി സ്വപാർത്ഥ താമസി ധൃത്യ യയാ ധാരയതെ മനഃപ്രാണേന്ദ്രിയക്രിയാഃ യോഗേന വ്യഭിചാരിണ്യാഃ സാപാർത്ഥ സാത്വികീ ധൃത്യാ യയാ അവ്യഭിചാരിണ്യാ ഇതി വ്യഭിചാരേണ സംബന്ധഃ. എങ്ങനെ അന്വയിക്കണമെന്ന് പറയണം, ധൃത്യാ യയാ അവ്യഭിചാരിണ്യാ, എല്ലാം തൃതീയാന്തങ്ങൾ സ്ത്രീലിംഗ ശബ്ദങ്ങൾ, അതിനെ ഒരുമിച്ച് അന്വയിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഭാഷ്യകാലം. ധൃത്യ യയാ അവ്യഭിചാരണ്യാ ഇതി വിവഹിതേന സംബന്ധ, ഇടയ്ക്ക് ചില പദങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും അന്വയിക്കുമ്പോൾ ഈ പദങ്ങളെ മൂന്ന് പദങ്ങളെയും ചേർത്ത് അന്വയിച്ച് അർത്ഥത്തെ എടുക്കണം. ധാരയത്തെ കിം മനഃപ്രാണേന്ദ്രിയക്രിയ മനശ്ച പ്രാണാശ്ച ഇന്ദ്രിയാണിച്ച മനഃപ്രാണേന്ദ്രിയാണി തേഷാം ക്രിയാഹ ചേഷ്ടാഹ. മനസ്സ്, പ്രാണന്മാര്, ഇന്ദ്രിയങ്ങൾ ഇവയുടെ ക്രിയകൾ, അതിനേതെന്നുകൊണ്ടാണോ ധരിക്കുന്നത് അതാണ് ധൃതി. ധൃതി എന്ന് പറയുന്നത് എന്താണെന്ന് ഇവിടെ നിർവചിക്കുകയാണ്. എന്താണ് ധൃതി എന്നുള്ളത് ഇവിടെ ധൃതിയെക്കുറിച്ച് രാമാനുജാചാര്യർ പറയുന്നു. ഒരു ആധ്യാത്മിക മാർഗത്തിൽ കഴിഞ്ഞ ദിവസവും പറഞ്ഞു, ആരംഭിച്ചു കഴിഞ്ഞ ഒരു കാര്യം പരിസമാപ്തി വരെ കൊണ്ടുപോവുക, അതിനുള്ള അശേഷി, അതിനാണ് ധൃതി എന്ന് പറയുന്നത്. എന്തെല്ലാം വിഘ്നങ്ങൾ വന്നാലും എന്തെല്ലാം കഷ്ടപ്പാടുകൾ വന്നാലും വിട്ടുകളയാതെ മുമ്പോട്ട് കൊണ്ടുപോവുക, അതിന് ധൃതി എന്ന രാമാനുജാചാര്യ വ്യാഖ്യാനി. ഇവിടെ ഭാഷ്യകാരൻ പറയുന്നത് എന്താണോ, മനഃപ്രാണേന്ദ്രിയക്രിയ മനസ്സിന്റെ, പ്രാണന്മാരുടെ, ഇന്ദ്രിയങ്ങളുടെ എല്ലാം ക്രിയകൾ മനഃപ്രാണേന്ദ്രിയാണ് തീക്ഷണ ക്രിയ ചേഷ്ട അവയുടെ ചേഷ്ടകൾ. ഉച്ഛാസ്ത്ര മാർഗപ്രവൃത്തേ അത് ഇതാണ് ശാസ്ത്രത്തിന് നിരക്കാത്ത മാർഗത്തിൽ പ്രവർത്തിക്കരുത്, തെന്നിപ്പോകരുത്. അതാണ് ഉച്ഛാസ്ത്ര മാർഗം എന്ന് പറയുന്നത്. വിഹിതമായ വഴികളിൽ നിന്നും വഴി പോകാതെ ധാരയതെ ധൃത്യ ധരിക്കുന്നു, പിടിച്ചു നിർത്തുന്നു. ഈ ധാര്യമാണ ധൃത്യാഹി ധാര്യമാണ ഉച്ഛാസ്ത്ര മാർഗവിഷയ ന ഭവന്തി. ഈ മനസ്സും പ്രാണനും ഇന്ദ്രിയങ്ങളും അവയുടെ പ്രവൃത്തികളുമെല്ലാം നേരെ പോകുന്നതിന് ഉള്ളിലിരുന്നു കൊണ്ട് എന്താണോ സഹായിക്കുന്നത് അതാണ് ധൃതി എന്ന് പറയുന്നു. ധൃത്യാഹി ധാര്യമാണ, അതിനെ ധൃതിക്ക് ധൈര്യം എന്നും പറയാറുണ്ട്. സാറിന് ധൈര്യം എന്ന് പറയുന്നത് എന്താണ്? പതറിപ്പോകാതിരിക്കുന്നതിന് അതാണ് ധൈര്യം എന്ന് പറയുന്നത്. വിപരീതമായ സാഹചര്യങ്ങൾ വരുമ്പോൾ അവിടെ നമ്മൾ പതറാതിരുന്നു കഴിഞ്ഞാൽ, മനസ്സ് ഒലഞ്ഞു പോകാതിരുന്നാൽ, ആടിപ്പോകാതിരുന്നു കഴിഞ്ഞാൽ പറയും അവന് ധൈര്യമുണ്ടെന്ന് പറയും. അത് തന്നെയാണ് ഇവിടെ ധൃതി എന്നും പറയുന്നത്. ഇവിടെ അത് ആധ്യാത്മിക മാർഗത്തിലേക്ക് പറയുന്നു. ശാസ്ത്ര നിർദ്ദേശിച്ചിട്ടുള്ള മാർഗങ്ങളിൽ നിന്നും വഴുതിപ്പോകരുത്. എന്ത് വഴുതരുത്? മനസ്സ് വഴുതരുത്, പ്രാണങ്ങൾ സംഭവിക്കരുത്, ഇന്ദ്രിയങ്ങൾക്ക് സംഭവിക്കരുത്, അവയുടെ പ്രവർത്തനങ്ങൾക്ക് സംഭവിക്കരുത്. അതാണ് ധൃത്യായി ധാര്യമാണ കുശാസ്ത്രമാർഗ വിഷയാന ഭവന്തി യോഗേന അഭ്യഭിചാരുണ്യ. അത് എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു? യോഗേന, മനസ്സിന്റെ യോഗം കൊണ്ടാണ്. യോഗം മനസ്സിലാണ് വരേണ്ടത്. സമാധിന, മനസ്സിന്റെ സമാധി എന്ന് വെച്ചാൽ ഏകാഗ്രത, മനസ്സിന്റെ സമാധി കൊണ്ട്, മനസ്സിന്റെ ഏകാഗ്രത കൊണ്ട്. അതെങ്ങനെ? അവ്യഭിചാരിണ്യ, മാറ്റമില്ലാത്ത ഏകാഗ്രത, നിരന്തരം തുടർന്ന് നിൽക്കുന്ന ഏകാഗ്രത, നിരന്തരം തത്വത്തിൽ തന്നെ നിൽക്കുന്ന ഏകാഗ്രത, നിരന്തരം സാധനയിൽ തന്നെ നിൽക്കുന്ന ഏകാഗ്രത, ഈശ്വരപരമായി തന്നെ മനസ്സ് നിൽക്കുന്ന ഏകാഗ്രത. നേരത്തെ പറഞ്ഞല്ലോ എന്താണ് ധർമ്മം, എന്താണ് കാര്യം. ഇത്തരം വിഷയങ്ങളിൽ നിരന്തരമായി നിൽക്കുന്ന ഏകാഗ്രത, വഴി പോകാതിരിക്കുന്ന ഏകാഗ്രത, നിത്യ സമാധി അനുഗത, നിത്യമായ സമാധിയെ പിന്തുടരുന്നത്. സമാധി എന്ന് പറയുന്ന മനസ്സിന്റെ ഏകാഗ്രതയാണ് ഇവിടെ. ആ നിത്യമായ സമാധാനേന ഐകാഗ്രീണ എന്ന് ആനന്ദഗിരി വ്യാഖ്യാനിക്കും. നിരന്തരമായ ആ ഐകാഗ്രഭാവത്തിൽ, ഈ മുമ്പ് പറഞ്ഞ കാര്യങ്ങളിലൊക്കെയാണ് ആ ഏകാഗ്രത വരേണ്ടത്. എന്താണ്? എന്താണ് ധർമ്മം എന്നുള്ള കാര്യത്തിൽ, എന്താണ് കർത്തവ്യം എന്നുള്ള കാര്യത്തിൽ, എന്താണ് അഭയം എന്നുള്ള കാര്യത്തിൽ, എന്താണ് മോക്ഷം എന്നുള്ള കാര്യത്തിൽ, ഇത്തരം കാര്യങ്ങളിൽ എന്താണ് നിത്യസമാധി അനുഗതയായ ആ ധൃതി. മനസ്സിനെ അങ്ങനെ ഒരേ രൂപത്തിൽ നിർത്തുന്നതിനുള്ള ആ മനസ്സിന്റെ ശക്തി വിശേഷം, അതിനൊരു പേര് കൊടുത്തിരിക്കുകയാണ് ധൃതി, അല്ലെങ്കിൽ അന്ധകരണത്തിന്റെ ഒരു പരിണാമ വിശേഷം എന്ന് പറയാം. അത് ഈശ്വരാനുഗ്രഹം കൊണ്ടും ഗുരു അനുഗ്രഹം കൊണ്ടും എല്ലാം ഒരാൾക്ക് കിട്ടുന്നതാണ്. പുണ്യ പൂർവ്വപുണ്യം കൊണ്ടെല്ലാം കിട്ടുന്നതാണ്. അവന്റെ മനസ്സ് പതറിപ്പോകാതെ അവൻ ആധ്യാത്മിക മാർഗത്തിൽ തന്നെ നേരെ പോവുക. വളരെ പ്രയാസമുള്ള കാര്യമാണ്. കാരണം നേരത്തെ പറഞ്ഞല്ലോ തമസൊന്നും വന്ന് ചേരാൻ പാടില്ല. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അധർമ്മത്തെ ധർമ്മമെന്ന് കരുതാൻ പാടില്ല. വിപരീത ബുദ്ധികളൊന്നും ഉണ്ടാകാൻ പാടില്ല. അതിന് ഏകാഗ്രത ഉണ്ടെങ്കിലേ ഉള്ളൂ. ആ ഏകാഗ്രതയോടുകൂടി എന്താണ് ആ തെറ്റായ വഴിക്ക് പോകാതെ മനസ്സ് ശരിയായ വഴിക്ക് തന്നെ പോയിക്കൊണ്ടേയിരിക്കുക. എന്നും അതേ രീതി പോകുക. അതിന് നമ്മളെ ഒരു ജീവനെ തയ്യാറാക്കുന്ന ഒരു ശക്തിവിശേഷം അവന്റെ ഉള്ളിൽ തന്നെ ഇരിപ്പുണ്ട്. അതിന് കൊടുത്തിരിക്കുന്ന പേരാണ് ധൃതി എന്ന് പറയുന്നത്. ഏതദുക്തം ഭവതി, ആ ശ്രവത്തിന്റെ താല്പര്യത്തെ പറയുകയാണ്. അവ്യഭിചാരുണ്യ ധൃതിയ, ഒരിക്കലും മാറാത്ത ധൃതി കൊണ്ട് മനഃപ്രാണേന്ദ്രിയ ക്രിയ, മനസ്സിന്റെ പ്രാണന്മാരുടെ ഇന്ദ്രിയങ്ങളുടെ എല്ലാം പ്രവൃത്തികൾ ധാരയമാണ. ആ ധൃതി കൊണ്ട് അതിനെ ധരിച്ചു കഴിഞ്ഞാൽ ഈ പ്രവർത്തനങ്ങളെല്ലാം, ഏതോ ഒരു ശക്തിവിശേഷം നമ്മുടെ ഉള്ളിലിരുന്നു കൊണ്ട് ഇതിനെ സ്വാധീനിച്ചാൽ യോഗേന ധാരയതി. ഓ പറയാം, നമ്മുടെ മനസ്സിന് യോഗമുണ്ടെന്ന് പറയാം. ധൃതി ഇതിനെ നയിക്കുകയാണെങ്കിൽ പറയാം ആ മനസ്സിന് യോഗമുണ്ട്. അല്ലാതെ ഇവിടെ യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്ന് ഏകാഗ്രത ഇരുന്ന് ധ്യാനിക്കുന്ന മാത്രമാണ്, അത് യോഗം തന്നെ. പക്ഷെ അത് മാത്രമല്ല പറയുന്നത്, ഇവിടെ പറയുന്ന എന്താണ്, മനഃപ്രാണേന്ദ്രിയ ക്രിയകളിൽ യോഗം വേണം. അതാ പ്രത്യേകത. മനസ്സും പ്രാണന്മാരും ഇന്ദ്രിയങ്ങളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രവൃത്തിയിൽ യോഗം വേണം. അതാ പറയുന്നു. നമ്മൾ യോഗം എന്ന് പറഞ്ഞ് അന്വേഷിക്കുന്ന എന്തിനാണ്? ഒന്നും പ്രവർത്തിക്കാതിരിക്കുമ്പോഴുള്ള യോഗമാണ്. ഒന്നും പ്രവർത്തിക്കാതിരിക്കുമ്പോഴുള്ള യോഗം എന്ന് പറയുന്നത് എന്താണ്? കേവലം അത് മനസ്സിന്റെ മാത്രം യോഗമാണ്. ഇതതുപോലെ ഇവിടെ നിർദ്ദേശിക്കുന്ന യോഗം എന്ന് പറയുന്നത് എന്താണ്? പ്രവർത്തിക്കുമ്പോഴുള്ള അതിനാണ്, മനസ്സുകൊണ്ട് ചിന്തിക്കുമ്പോൾ പ്രാണവ്യാപാരങ്ങൾ, പ്രാണവ്യാപാരത്തെ ആശ്രയിച്ചിട്ടാണ് എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത്. ആ പ്രാണവ്യാപാരങ്ങൾ നടക്കുമ്പോൾ, ശരീരവ്യാപാരങ്ങൾ നടക്കുമ്പോൾ, ഇന്ദ്രിയങ്ങളുടെ വ്യാപാരങ്ങൾ നടക്കുമ്പോൾ എല്ലാം ഉള്ള യോഗം. ഗീതയിൽ പറയുന്ന മുഖ്യമായ യോഗം ഇത് തന്നെയാണ്. മനസ്സിന്റെ യോഗത്തെക്കുറിച്ചും പറയുന്നുണ്ട്, ഏകാന്തതയിൽ ഇരുന്ന് ധ്യാനിക്കുന്ന യോഗത്തെക്കുറിച്ചും പറയുന്നുണ്ടെങ്കിലും ഇനിയും പറയും. മുമ്പ് 6-ാം അധ്യായത്തിൽ അത് പറഞ്ഞിട്ടുണ്ട്, ഇനിയും പറയും. എന്താണ് ഇനിയും പറയുന്നുണ്ട്, അടുത്ത് തീരുന്നതിന് മുമ്പ് പറയും. വിവിക്ത സേവി ലഘ്വാസി, എങ്ങനെ ശ്രദ്ധ? അതെ അതെ, ഓരോ ഭാഷയിൽ പറയുന്നു. ശ്രദ്ധ വേറെ തരത്തിൽ പറയും. ഇത് കുറച്ചുകൂടി ധൈര്യമൊന്നും നമ്മൾ സാധാരണ പറയുന്നതിനോടുകൂടി ബന്ധപ്പെടുത്തി പറയുകയാണ്. അതിൻ്റെയൊക്കെ പരമമായ താല്പര്യം ഒന്ന് തന്നെ. ഇത് പറയുന്ന എന്താണ്, നമ്മുടെ അന്ധക്കരണത്തിൽ അങ്ങനെ ഒരു ശക്തിവിശേഷമുണ്ട്. ആ ശക്തിവിശേഷം അത് എന്താണ്, ഇതിനെല്ലാം ഈ പ്രവർത്തനങ്ങളിൽ, അതാണ് മനഃപ്രാണേന്ദ്രിയ ക്രിയകളിൽ എന്താണ് അതുണ്ടായിരിക്കണം, ധൃതി ഉണ്ടായിരിക്കണം എന്നർത്ഥം. യോഗേന ധാരയതി, അപ്പോൾ മാത്രമേ യോഗം വരുന്നുള്ളൂ എന്നർത്ഥം. അഷ്ടാംഗയോഗത്തെ കുറിച്ചല്ല പറയുന്നത്, അത് മറ്റൊരു തരത്തിലുള്ള യോഗമാണ്. അത് എന്താണ്, മനസ്സിന്റെ യോഗമാണ് മുഖ്യമായിട്ട്. ഇവിടെ പറയുന്നത് അങ്ങനെയല്ല, എല്ലാ കർമ്മങ്ങളിലും വരണ യോഗം. വ്യായാമം ലക്ഷണാ ധൃതി, അത്തരത്തിലുള്ള ധൃതി സപ്പാർത്ഥ സാത്വികി എന്നാണ്. നമ്മൾ യോഗം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത് കൈയും കാലും ഒക്കെ ഒരു പ്രത്യേക രീതിയിൽ വളയ്ക്കുക, ഇത്ര ഡിഗ്രി വളയ്ക്കുക എന്നൊക്കെ ഉള്ളതാണ് നമ്മുടെ യോഗത്തെക്കുറിച്ചുള്ള സങ്കല്പം. ഇതങ്ങനെയല്ല, കൈയും കാലും ഒക്കെ പ്രവർത്തിക്കുമ്പോൾ തന്നെയുള്ള യോഗത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. മനഃപ്രാണേന്ദ്രിയ ക്രിയാഹ, ക്രിയയിൽ വരുന്ന യോഗം, അതാണ് ധൃതി. എന്നുവെച്ചാൽ കർമ്മയോഗിക്കും മറ്റും ആവശ്യമായി വരുന്ന പറഞ്ഞല്ലോ, ഉച്ഛാസ്ത്രമാർഗ പ്രവൃത്തി വരാതിരിക്കുക, ശരിയായ മാർഗത്തിൽ തന്നെ പ്രവൃത്തിയിൽ പ്രവർത്തിച്ചു പോകാൻ ഉള്ള മാനസികമായ ഒരു ശേഷി എന്ന് പറയാം. അതിനാണ് ഇവിടെ ധൃതി എന്ന് പറയുന്നത്. ധൈര്യം എന്ന് പറഞ്ഞാലും തെറ്റില്ല, ശ്രദ്ധയെന്ന് വേണമെങ്കിലും പറയാം, ആ രീതിയിലും മനസ്സിലാക്കാം. പക്ഷെ ഇവിടെ ആ രീതിയിലല്ല അത് വ്യാഖ്യാനിക്കുന്നത് എന്നർത്ഥം. ധൃത്യാധാരയതേ മനഃപ്രാണേന്ദ്രിയക്രിയാഹ യോഗേന വ്യഭിചാരണ്യാ ധൃതിസ്സാപാർത്ഥ സാത്വികീ യയാദു ധർമ്മകാമാർത്ഥാൻ ധൃത്യാധാരയതേ അർജുന പ്രസംഗേന ഫലാകാംക്ഷീ ധൃതിസ്സാപാർത്ഥരാജസീ യയാദു ധർമ്മകാമാർത്ഥാൻ ധർമ്മശ്ച കാമാശ്ച അർത്ഥശ്ച ധർമ്മകാമാർത്ഥഃ താൻ ധർമ്മകാമാർത്ഥാൻ ധൃത്യാ യയാധാരയതി മനസ്സി നിത്യമേവ കർത്തവ്യരൂപാൻ അവധാരയതി ഹേ അർജുന പ്രസംഗേന യസ്യ ധർമാദേ ധാരണപ്രസംഗ തേന തേന പ്രസംഗേന ഫലാകാംക്ഷീ ജഭവതി പുരുഷ തസ്യ ധൃതി യാസ പാർത്ഥസ രാജസി. ധൃതി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞല്ലോ, ഈ പറയുന്നതെല്ലാം നമ്മൾക്കവിടെ സ്വീകരിക്കേണ്ടതായി പറയുന്നത് കേവലം ആധ്യാത്മിക സാധനയ്ക്ക് വേണ്ടി ഉള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. പക്ഷെ ഈ കാര്യങ്ങളെല്ലാം ലൗകിക വിഷയങ്ങളിലും വരാം. അതാണ് രാജസ താമസ ധൃതി എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, വളരെ വാശിയോടുകൂടി ആ കാര്യം ചെയ്യുന്നു എന്ന് പറഞ്ഞു. നമ്മൾ ഈ വാശി എന്ന് പറയുന്നുണ്ടല്ലോ, അത് തന്നെ ഈ ധൃതി. ആ ധൃതിയുടെ ഒരു പ്രകടമായ ഭാവമാണ്, അതാണ് ആ വാശി എന്ന് പറയുന്നത്. അതടുത്ത് പറയുന്നു ആ രാജസി എന്നാണ്. ആ തപസ്സിനും ധ്യാനത്തിനും ജപത്തിനും മറ്റ് സാധനങ്ങളിലും വരുന്ന ആ നൈരന്തര്യം, ആ നൈരന്തര്യത്തിന് സഹായിക്കുന്ന ധൃതി, അതാണ് സാത്വികമെന്ന് പറയുന്നത്. മറ്റു കാര്യങ്ങളിലുമുണ്ട് ധൃതി എവിടെയും ആവശ്യമാണ്. ധർമ്മ കാമ അർത്ഥാൻ, ധർമ്മകാമാർത്ഥാൻ അവിടെ ശ്രദ്ധിക്കുക. മോക്ഷമെന്ന് പറയുന്ന അവിടെ വിട്ട്, ചതുർവിധ പുരുഷാർത്ഥങ്ങളിലൂടെ ധർമ്മകാമാർത്ഥങ്ങളെ മാത്രം ഉള്ളത്. അപ്പൊ ധർമ്മകാമാർത്ഥങ്ങളെ ധർമ്മശ്ച കാമശ്ച അർത്ഥശ്ച, അതിനെ ധർമ്മകാമാർത്ഥങ്ങളെ ധൃത്യായ ആധാരയിലെ, അതിൽ പ്രവർത്തിക്കുന്നതിനൊരു ധൃതിയുണ്ട്, ഒരു ധൈര്യമുണ്ട്, അത് രാജസമാണ്. ഏയാധാരയതേ മനസ്സി, എങ്ങനെയത് നിത്യമേവ കർത്തവ്യരൂപാനവധാരയതേ, ഇതാണ് ഞാൻ ചെയ്യേണ്ടത്, ഇത് ഞാൻ പ്രവർത്തിക്കണം. കർത്തവ്യരൂപത്തിലത് നമ്മളെ ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ഉള്ളിൽ നിന്ന് എന്തോ അതിലെല്ലാം പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ധർമാർത്ഥകാമങ്ങളിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ലൗകികമായ സർവ്വവ്യാപാരങ്ങളിലും നമ്മളെ പിടിച്ചു നിർത്തുന്ന, നിരന്തരം നിർത്തുന്ന ഒരു ശക്തിവിശേഷം, അത് രാജസമാണെന്നർത്ഥം. ആധ്യാത്മിക സാധനങ്ങളിൽ അതൊരാളെ പിടിച്ചു നിർത്തുകയാണെങ്കിൽ അത് സാത്വികമായി. മറിച്ചുള്ള വ്യാപാരങ്ങളിൽ, ലോക വ്യാപാരങ്ങളിൽ, പ്രവർത്തനങ്ങളിൽ നടത്തും, അതിൽ ഒരാളെ നിർത്തുന്നത് രാജസ ധൃതിയാണ്. ഇപ്പൊ ലൗകിക വ്യാപാരങ്ങളെ സംബന്ധിച്ചിടത്തോളം രാജസ ധൃതി വേണം, എന്നാലേ അയാൾക്ക് ചെയ്യാൻ പറ്റും, എന്നാലേ അയാൾക്ക് അങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്ത് ഫലവത്താക്കാൻ പറ്റും. വലിയ വലിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുത്ത് ചെയ്യുന്നതിന് ഈ രാജസ ധൃതി ആവശ്യം. അങ്ങനെയുള്ളവരാണ് ലോകത്തിന്റെ ദൃഷ്ടിയിൽ മഹത്തായ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നവർ, വലിയ വലിയ കർമ്മങ്ങൾ ചെയ്യുന്നവർ രാജസ ധൃതിയെ ആശ്രയിച്ചിട്ടാണ്. എന്തായാലും അവിടെ ധൃതി കൂടിയേ തീരും. പക്ഷെ ഒരു ആധ്യാത്മിക സാധകൻ അതല്ല സ്വീകരിക്കേണ്ടത്, അവൻ സാത്വികമായ ധൃതിയെ സ്വീകരിക്കുന്നു. പ്രസംഗേന യസ്യ ധർമാദേഹേ ധാരണ പ്രസംഗേന തേന പ്രസംഗേന ഫലാകാംക്ഷീര ഭവതി. അതാണ് കർമ്മയോഗിയും ലൗകിക കർമ്മം ചെയ്യുന്നവനും തമ്മിലുള്ള വ്യത്യാസം. കർമ്മയോഗിയിലും ധൃതിയുണ്ട്, അയാൾ എന്ത് ചെയ്യുന്നു, ആ കർമ്മത്തിൽ അയാളെ ഉറപ്പിച്ചു നിർത്തുന്ന അതാണ്. പക്ഷെ അവിടെ എന്ത് വരുന്നു, ഫലാകാംക്ഷയില്ല. ഇവിടെ അതല്ല ഫലാകാംക്ഷി, ഇവിടെ വലിയ കർമ്മങ്ങൾ ചെയ്യുന്നു, പക്ഷെ അയാൾക്ക് ഫലാകാംക്ഷയുണ്ട്, അയാൾ ധർമാർത്ഥ കാമങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. കർമ്മയോഗിയിലും ഉണ്ട് ധൃതി, പക്ഷെ അത് മോക്ഷത്തിന് വേണ്ടിയുള്ള ധൃതിയാണ്, ഇത് ഫലാകാംക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പ്രസംഗേന യസ്യ ധർമാദേഹേ ധാരണ പ്രസംഗ, ഓരോരോ ധർമാദികൾ സ്വീകരിക്കേണ്ടി വരുമ്പോൾ തേന തേന പ്രസംഗേന, ഓരോന്നും ചെയ്യുന്നതിനനുസരിച്ച്, ആ സന്ദർഭത്തിനനുസരിച്ച് ഫലാകാംക്ഷീജ ഭൂതി, അവൻ ഫലാഗ്രഹത്തോടുകൂടിയിരിക്കുന്നു, ഫലാഗ്രഹത്തോടുകൂടിയിരുന്ന് അവൻ പ്രവർത്തിക്കുന്നു. ഒരു കർമ്മയോഗിയും രാജസ ധൃതിയും തമ്മിൽ ആന്തരികമായ വ്യത്യാസമേ ഉള്ളൂ, ബാഹ്യമായ വ്യത്യാസമൊന്നുമില്ല. രണ്ട് ഭാഗത്തു വന്നുണ്ട് കർമ്മമുണ്ട്. നേരത്തെ പറഞ്ഞ സാത്വിക ധൃതി കർമ്മയോഗിയിലുണ്ട്, രാജസ ധൃതി കേവല കർമ്മയിലുണ്ട്. രണ്ടിടത്തും കർമ്മമുണ്ട്, മഹത്തായ കർമ്മം രണ്ട് ഭാഗത്തും നടക്കുന്നുണ്ട്. പക്ഷെ ഒരിടത്ത് ബലാകാംക്ഷയുണ്ട്, മറ്റിടത്ത് അതില്ല, ഈ വ്യത്യാസമുണ്ട്. രണ്ടിടത്തും ധൃതി ആവശ്യമാണ്. ഫലാകാംക്ഷീച ഭവതിയ പുരുഷ തസ്യ ധൃതിയ സപ്പാർത്ഥ രാജസി. കർമ്മയോഗി എന്ത് ചെയ്യുന്നു, നിരന്തരം കർമ്മത്തിൽ നിൽക്കുന്നു. അയാളും മനഃപ്രാണ ഇന്ദ്രിയ ചേഷ്ടകളെല്ലാം ധൃതി കൊണ്ട് പ്രവർത്തിപ്പിച്ചുകൊണ്ട് അയാളും കർമ്മരംഗത്തിൽ നിൽക്കുന്നു, അല്ലാത്ത കർമ്മയും നിൽക്കുന്നു. അതിന് രണ്ടിനെയും അവിടെ പറയുന്നത്. കർമ്മി എന്ത് ചെയ്യുന്നു, അയാൾ ഫലാകാംക്ഷ അതുപോലുള്ള കാര്യങ്ങളിൽ നിൽക്കുന്നു, അഭ്യുദയത്തിന് വേണ്ടി അയാൾ പ്രവർത്തിക്കുന്നു. കർമ്മയോഗി സാത്വിക ധൃതി കൊണ്ട് നിശ്രേയസത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അതഹ ധർമ്മ കാമാർത്ഥാപേക്ഷയ മനഃപ്രവൃത്തിനാ ക്രിയ യയാ ധൃതിയാധാരയത് സ രാജസി യുക്തം ഭവതി. അതിനെ ചുരുക്കി പറയുന്നു, ധർമ്മ കാമാർത്ഥങ്ങളെ അപേക്ഷിച്ച് അതിനുവേണ്ടിയിട്ട് മനഃപ്രവൃത്തിനാ ക്രിയ, മനസ്സിന്ദ്രിയ, മനസ്സും ഇന്ദ്രിയവും ശരീരവും ഇതിന്റെ എല്ലാം പ്രവർത്തനങ്ങൾ, പ്രാണന്റെയും മറ്റും പ്രവർത്തനങ്ങൾ, യയാ ധൃത്യാധാരയത് ഏതൊരു ധൃതി കൊണ്ടാണോ അതിനെ നിയന്ത്രിക്കുന്നത് സ രാജസി, അത് രാജസിയാണ്, അത് രാജസി ക്രിയയാണ് എന്ന് പറയുന്നു. ബാഹ്യമായ ഒരു വ്യത്യാസമില്ല. ഒരു കേവല കർമ്മിയും ഒരു കർമ്മയോഗിയും കണ്ടു തിരിച്ചറിയാനും നോക്കത്തില്ല. അത് ധരിച്ചിരിക്കുന്ന വസ്ത്രം കൊണ്ടോ അയാളുടെ ബാഹ്യമായ ഭാവഹാവാദികൾ കൊണ്ടോ ഒന്നും തിരിച്ചറിയാൻ ഒക്കത്തില്ല. ഇത്രയേ ഉള്ളൂ. പ്രവർത്തനവും ഒരുപോലെ തന്നെ, രണ്ടിടത്തും തുല്യമായ പ്രവർത്തനം നടക്കുന്നു. ഫലാകാംക്ഷ പോലെയുള്ളത് ഒരു സ്ഥലത്തുണ്ട്, മറ്റൊടത്ത് അതില്ല. ആ വ്യത്യാസമേ ഉള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. യയാ ദുർധർമ്മ കാമാർത്ഥാൻ ധൃത്യാധാരയത് അർജുന പ്രസംഗേന ഫലാകാംക്ഷി ധൃതി സാപാർത്ഥരാജസി യയാ സ്വപ്നം ഭയം ശോകം വിഷാദം മദമേവ ച ന വിമുഞ്ചതി ദുർമേധ ധൃതി സാ താമസി മത സുഖം ത്രിദാനീം ത്രിവിധം ശൃണുമേ ഭരതർഷഭ അഭ്യാസാദ്രമതേ യത്ര ദുഃഖാന്തം ജനിഗച്ഛതി യത്തദഗ്രേ വിഷമിവ പരിണാമേ മൃതോപമം തസ്സുഖം സാത്വികം പ്രോക്തം ആത്മബുദ്ധി പ്രസാദജം വിഷയേന്ദ്രിയ സംയോഗാത് യത്തതഗ്രേ മൃതോപമം പരിണാമേ വിഷമിവ നസുഖം രാജസം സ്മൃതം യദഗ്രേ ചാനുബന്ധേ ച സുഖം മോഹനമാത്മനാ നിദ്രാലസ്യ പ്രമാദോത്ഥം തത്താമസമുദാഹൃതം ന തദസ്തി പൃഥിവ്യാം വാ ദിവി ദേവേഷു വാ പുനഃ സത്വം പ്രകൃതിജൈർമുക്തം യദേഭി സ്യാത് ത്രിഭിർഗുണൈ ബ്രാഹ്മണ ക്ഷത്രിയ വിശാം ശൂദ്രാണാം ച പരന്തപ കർമാണി പ്രവിഭക്താനി സ്വഭാവ പ്രഭവൈർഗുണൈ സമോദമസ്തപശൗചം ക്ഷാന്തിരാർജവമേവ ച ജ്ഞാനം വിജ്ഞാനമാസ്തിക്യം ബ്രഹ്മകർമ്മസ്വഭാവജം ശൗര്യം തേജോ ധൃതിർദാക്ഷ്യം യുദ്ധേ ചാപ്യപലായനം ദാനമീശ്വരഭാവശ്ച ക്ഷത്രകർമ്മസ്വഭാവജം കൃഷി ഗൗരക്ഷ്യ വാണിജ്യം വൈശ്യകർമ്മസ്വഭാവജം പരിചര്യാത്മകം കർമ്മ ശൂദ്രസ്യാഭി സ്വഭാവജം സ്വേ സ്വേ കർമ്മണ്യഭിരത സംസിദ്ധ്യം ലഭതേ നര സ്വകർമ്മ നിരത സിദ്ധിം യഥാ വിന്ദതി തച്ഛൃണു യത പ്രവൃത്തിർഭൂതാനാം യേന സർവമിദം തതം സ്വകർമ്മണാ തമഭ്യർച്യ സദ്യം വിന്ദതി മാനവ ശ്രേയാൻ സ്വധർമ്മോ വിഗുണഃ പരധർമ്മസ്വനുഷ്ഠിതാ സ്വഭാവനിയതം കർമ്മ കുർവന്നാപ്നോതി കിൽബിഷം സഹജം കർമ്മ കൗന്ദേയ സദോഷമപി ന ത്യജേത് സർവാരംഭാ ഹി ദോഷേണ ഭൂമേന അഗ്നിരിവാവൃതാഃ അസക്ത ബുദ്ധി സർവത്ര ജിതാത്മാ വിഗത സ്പൃഹ നൈഷ്കർമ്മ്യ സിദ്ധിം പരമാം സന്യാസേനാധിഗച്ഛതി സിദ്ധിം പ്രാപ്തോ യഥാ ബ്രഹ്മ തഥാപ്നോതി നിബോധമേ സമാസേനൈവ കൗന്ദേയ നിഷ്ഠാജ്ഞാനസ്യ യാപര ബുദ്ധ്യാ വിശുദ്ധയാ യുക്തോ ധൃത്യാത്മാനം നിയമ്യ ച ശബ്ദാദീന്വിഷയാന് ത്യക്ത്വാ രാഗദ്വേഷോ വിദസ്യ ച വിവിക്തസേവീ ലഘ്വാസി യതവാക്കായ മാനസ ധ്യാനയോഗപരോ നിത്യം വൈരാഗ്യം സമുപാശ്രിത അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം പരിഗ്രഹം വ്യമുച്ച നിർമ്മമ ശാന്തോ ബ്രഹ്മഭൂയായ കൽപ്പതേ. Thank you.